തൃതീയാധ്യായം അഷ്ടമബ്രാഹ്മണ മന്ത്രം വാക്ഷരസ്യ പ്രശാസനേ ഗാർഗീ സൂര്യാ ചന്ദ്രമസോ വിധൃതോ തിഷ്ഠതഃ ഏതസ്യ വാക്ഷരസ്യ പ്രശാസനേ ഗാർഗീ ദ്യാവാപൃഥിവ്യോ വിധൃതേ തിഷ്ഠതഃ ഏതസ്യ വാക്ഷരസ്യ പ്രശാസനേ ഗാർഗീ മേഷാ മുഹൂർത്താ അഹോരാത്രാണി അർദ്ധമാസാ മാസാർദ്ധവ സംവത്സരാ ഇതി വിധൃതാ തിഷ്ഠന്തി. ഏതസ്യ വാക്ഷരസ്യ പ്രശാസനേ ഗാർഗീ ശീതേഭ്യോ പർവതേഭ്യോ പ്രതീച്യോ അന്യാ യാം യാം ച ദിശം അനു. ഏതസ്യ വാക്ഷരസ്യ പ്രശാസനേ ഗാർഗീ ദത്തതോ മനുഷ്യാഃ പ്രശംസന്തി യജമാനം ദേവാ ദർവീ പിതരോ അന്വായത്വാ. ഏതധ്യക്ഷര സർവവ്യവസ്ഥാസീതു സർവമര്യാദ വിധരണം അതോ നാസ്യക്ഷരസ്യ പ്രശാസനം ദ്യാവാ പൃഥിവ്യോ അതിക്രമതഃ തസ്മാ സിദ്ധമസ്യ അസ്തിത്വം അക്ഷരസ്യ. അക്ഷരം എന്ന് പറഞ്ഞാലും അന്തര്യാമി എന്ന് പറഞ്ഞാലും ഇവിടെ അഭേദമായി പറയുകയാണ്. അക്ഷരത്തിന്റെ അസ്തിത്വത്തിൽ എന്തുകൊണ്ട് അക്ഷരം അന്തര്യാമി നിലനിൽക്കുന്നു എന്നുള്ള യുക്തികളാണ് മുമ്പ് പറഞ്ഞത്. വീണ്ടും പറയുന്നു, ഏതധ്യക്ഷരം ഈ അക്ഷരം സർവവ്യവസ്ഥാസീതു സർവവ്യവസ്ഥകളെയും നിലനിർത്തുന്നതാണ്, സർവ നിയമങ്ങളെയും നിലനിർത്തുന്നതാണ്. സർവമര്യാദ വിധരണം സർവമര്യാദകളെയും പരിപാലിക്കുന്നതാണോ നിലനിർത്തുന്നതാണോ എന്ന് വെച്ചാൽ നിയമങ്ങൾ, പ്രപഞ്ചത്തിലെ നിയമങ്ങൾ, അതിനെ നിലനിർത്തുന്നത് ഈ അന്തര്യാമിയാണ്. അതിനെ സേതു എന്ന് പറഞ്ഞാൽ അണക്കെട്ട്. അപ്പോൾ അണക്കെട്ട് എന്ത് ചെയ്യുന്നു, ജലത്തിന് ഒരു അതിരിനെ കൽപ്പിക്കുന്നു, ഇതിനപ്പുറം പോകാൻ പാടില്ല. ഇതിനകം നിൽക്കണം. രാമസേതു എന്നെല്ലാം പറയും. അപ്പോൾ അത് ജലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് സദാ ചലിക്കുക, സദാ ഒഴുകുക എന്നുള്ളതാണ്. എന്നിരിക്കലും അവിടെ ഒരു സേതു വന്നു കഴിഞ്ഞാൽ, അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ ആ ചലനത്തെ, പ്രവൃത്തിയെ തടയുന്നു. അതാണ് മര്യാദ എന്ന് പറയുന്നത്. പിന്നെ അതിനെ അതിക്രമിച്ച് അതിന് പോകാൻ കഴിയുന്നില്ല. സ്വതേ അത് ചഞ്ചലമാണെങ്കിലും അതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഒരു നിയമത്തെ നിലനിർത്തി ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ഘടകങ്ങളുടെയും സ്വാഭാവികമായ ഗതിക്ക് ഒരു നിയന്ത്രണത്തെ ഉണ്ടാക്കുന്നു. നാസി അക്ഷരസ്യ പ്രശാസനം ദ്യാവാ പൃഥിവ്യോ അതിക്രമത. അതുകൊണ്ട് ഈ കാണുന്ന ഭൂലോകം, ഇതിനുപരിയുള്ള ദ്വിലോകം, അതുപോലെ സർവലോകങ്ങളും ഇതൊന്നും തന്നെ എന്താണ്, ഇതിൻ്റെ പ്രശാസനത്തെ, ഇതിൻ്റെ ഭരണത്തെ, ഇതിൻ്റെ ശാസനത്തെ മറികടക്കുന്നില്ല. അതിക്രാമത തസ്മാ സിദ്ധമസ്യ അസ്തിത്വം അക്ഷരസ്യ. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനും പ്രത്യേകമായ ഒരു വ്യവസ്ഥ കാണുന്നത് കൊണ്ട്, ഒരു സ്വഭാവ വിശേഷം കാണുന്നതുകൊണ്ട്, ഇതെല്ലാം നിയമിതമായി അതാതിൻ്റെ ധർമ്മങ്ങളെ നിറവേറ്റുന്നതുകൊണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു അക്ഷരപുരുഷൻ, സർവജ്ഞനായ ഒരു അന്തര്യാമി ഉണ്ട് എന്ന് കരുതണം എന്നാണ്. അമ്യഭിചാരിഹിതലിംഗം യദ്യവ പൃഥിവോ നിയതേ വർത്തേതേ. ഇത് ലോകവും ഭൂലോകവും ഇങ്ങനെ ഒരു നിശ്ചിതമായ രൂപത്തിൽ നിലനിൽക്കുന്നു. അത് തകരാതെ, അതിൻ്റെ അതിരുകളെ അതിലംഘിക്കാതെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതൊരടയാളമാണ്, ഇത് നിയതമായി വർത്തിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ്. ചേതനാവത്വം ചേതനാബന്ധം പ്രശാസിത്താരം അസംസാരണം അന്തരേണ ഏതയുക്തം. ഒരു സർവജ്ഞനായ, ചേതനാവാനായ, ചേതന എന്ന് വെച്ചാൽ ഞാൻ അറിവ്, അതെങ്ങനെയുള്ള അറിവ്? സർവജ്ഞനായ ഒരുവൻ, ഒരു പ്രശാസിതാരം, ഒരു ഭരണകർത്താവ്. പക്ഷേ ചേതനാവാനെന്ന് പറയുമ്പോൾ ഈ ജീവനും ചേതനയുള്ളവനാണ്, ബോധമുള്ളവനാണ്. സർവപ്രാണികളിലും അതുണ്ട്. അതുപോലെ അസംസാരണം, അവൻ സംസാരിയായിരിക്കാൻ പാടില്ല. പക്ഷേ ഈ സംസാരത്തെ, അല്ലെങ്കിൽ സാംസാരിക ധർമ്മങ്ങളെ, ജനന മരണാദി സാംസാരിക ധർമ്മങ്ങളെ, സുഖദുഃഖാദി സാംസാരിക ധർമ്മങ്ങളെ അതിക്രമിച്ചവനായിരിക്കണം. അപ്പോൾ സർവ ഐശ്വര്യ യുക്തനായ ഒരുവനായിരിക്കണം, സർവജ്ഞനായിരിക്കണം. അങ്ങനെ ഒരാളെ കൂടാതെ എന്ന ഏത് യുക്തം? ഇതൊന്നും നടപ്പുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഒരു സർവജ്ഞനും സർവശക്തനുമായ ഒരു അക്ഷരപുരുഷൻ ഉണ്ടായിരിക്കണം. ആ പുരുഷന്റെ നിയന്ത്രണത്തിന് അധീനമായിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവഘടകങ്ങളും വർത്തിക്കുന്നത്. യനദ്യൗർ ഉഗ്ര പൃഥ്വീച ദൃഢ ഇനി മന്ത്രവർണ്ണം. ഈ പൃഥ്വി ഇങ്ങനെ നിൽക്കുന്നു, ഈ പൃഥ്വിയെ ആശ്രയിച്ച് അനേക അനന്തമായ ജീവന്മാർ നിലനിൽക്കുന്നു. ഈ പൃഥ്വി എന്തുകൊണ്ട് ശിഥിലമായി പോകുന്നില്ല? ദൃഢമായിരിക്കുന്നു എന്നർത്ഥം. ഒരു ജലത്തിൻ്റെ കുമ്പള പോലെ ഇതങ്ങ് പൊട്ടിത്തകർന്ന് പോകാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ ദൃഢമായിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ജീവനെ എല്ലാം നിലനിർത്തത്തക്ക രീതിയിൽ ഇതിങ്ങനെ വ്യവസ്ഥാപിതമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഉഗ്രാഹ ഈ ദ്വിലോകം ഇത് പ്രകാശമാനമായിരിക്കുന്നു, പ്രകാശസ്വരൂപമായിരിക്കുന്നു. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം കാണുന്നുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം മറ്റൊന്നിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാണ്, മറ്റൊരു ഒന്നിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിൻ്റെ പിന്നിലൊരു അന്തര്യാമി, അന്തര്യാമി ഈശ്വരൻ പര്യായ പദങ്ങളാണ് ഉണ്ട്. അത് അക്ഷരം തന്നെയാണ്. ഇനി അവസാനം ഇതിനെ എൻ്റെ ഉപസംഹാരത്തിൽ പറയും, അതിനെ എല്ലാം കൂടെ ഉപസംഹരിച്ച് പറയും. അക്ഷരം ആയി, അന്തര്യാമിയായി, ഹിരണ്യഗർഭനായി, വിരാട് പുരുഷനായി, ജീവന്മാരായി എല്ലാം നിൽക്കുന്നത് ഈ ഒരു തത്വം തന്നെ എന്ന് പറയും. ഏതസിവാക്ഷരസി പ്രസാദസിനെ ഗാർഗി നിമേഷ മുഹൂർത്ത ഇത്യേത കാലാവയവാഹ സർവസ്യ അതീത അനാഗത വർത്തമാനസ് ജനിമത കലയിതാരഹ. ഈ അക്ഷരത്തിന്റെ പ്രശാസനത്തിലാണ്, ഇതിന്റെ ഭരണത്തിന് കീഴിലാണ് ഹലയോ ഗാർഗി നിമേഷഹ മുഹൂർത്ത. നിമിഷം, മുഹൂർത്തം, പക്ഷം, മാസം, വർഷം, യുഗം എന്നിങ്ങനെ പോകുന്നു. ഋതുക്കൾ, അയനങ്ങൾ, അങ്ങനെ പോകുന്ന ഈ കാലം ആണ് നിമേഷ മുഹൂർത്ത ഇത്യാദി കാലാവയവാഹ കാലഭാഗങ്ങൾ. സർവസ്യ അതീത അനാഗത വർത്തമാനസ് ജന്മത. ഇവിടെ എന്തെല്ലാം ഉണ്ടായി, എന്തെല്ലാം നശിച്ചുപോയി, ഇനി എന്തെല്ലാം ഉണ്ടാകാൻ പോകുന്നു, ഇപ്പോൾ എന്തെല്ലാം നിലനിൽക്കുന്നു, ഇതിൻ്റെ എല്ലാം കലയിത്താര, ഇതിൻ്റെയൊക്കെ കണക്കെടുക്കുന്നു. ഇതിൻ്റെ എല്ലാം കണക്ക് സൂക്ഷിപ്പുകാരനാണ് കാലം എന്ന് പറയുന്നത്. കാലാധീനം ജഗത് സർവം. ഇവിടെ സൃഷ്ടമായത് സർവവും കാലത്തിന് അധീനമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതാണ് കാലപരിച്ഛിന്നമായി സർവവും നിൽക്കുന്നു. എല്ലാം ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം കാലം കൊണ്ട് പരിച്ഛിന്നമാണെന്ന് വെച്ചാൽ അതിനൊരാദിയുണ്ട്, നിലനിൽക്കുന്നു. ഇതെന്നുണ്ടായി നമുക്കറിയത്തില്ല, പക്ഷെ കാലത്തിനറിയാം ഇതേത് കാലത്താണ് ഉണ്ടായത്, ഇതേത് കാലത്താണ് ഇല്ലാതാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആയുസ്സിൻ്റെ കണക്കെടുക്കുന്ന ആളാണ് കാലമെന്ന് പറയുന്നത്. അതാണ് കലയിതാരഹ, കലന ചെയ്യുന്നവൻ. കലനം ചെയ്യുക എന്ന് വെച്ചാൽ കണക്ക് കൂട്ടുക എന്നാണ് കലസംഖ്യാനി. അപ്പോൾ ഇതിനെല്ലാം കലനം ചെയ്യുന്ന ഒരുവനുണ്ട്, അതാണ് കാലം. അത് ഏതുപോലെ പറയുന്നു, യഥാലോകെ പ്രഭുണ നിയതോ ഗണക സർമ്മം ആയം വ്യയം ച അപ്രമത്തോ ഗണയതി. യഥാലോകെ പ്രഭുണ, ഒരു പ്രഭു, ഒരു വലിയ മുതലാളി എന്ത് ചെയ്തു, നിയതോ ഗണക, ഒരു അക്കൗണ്ടന്റിന് കണക്കപ്പിള്ള ഏർപ്പെടുത്തി. എന്താണ് സർവം ആയം വ്യയം, വരവത്ര ചെലവത്ര, ലാഭമത്ര നഷ്ടമത്ര, ഇതെല്ലാം കണക്കാക്കാൻ വേണ്ടിയിട്ട്. അയാൾ എന്ത് ചെയ്യുന്നു, അപ്രമത്വ ഗണേതി. അയാൾ ഒരു പെശകും കൂടാതെ തന്നെ അയാളുടെ കണക്ക് ബുക്ക് വെച്ചിട്ട് എല്ലാം കണക്കാക്കുന്നു. എന്നിട്ട് മുതലാളിക്ക് തന്നെ സമർപ്പിക്കുന്നു, ഇത്ര ബിസിനസ് ലാഭം വന്നു, ഇത്ര നഷ്ടം വന്നു, ഇത്ര വരവാണ്, ഇത്ര ചെലവാണ്. അതുപോലെ ഈശ്വരൻ അധീനമായിട്ട് ഈ കാലം, കാലം എന്ന് പറയുമ്പോൾ അവിടെ കാലദേവത, അതിനാണ് കാലൻ എന്ന് പറയുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, എല്ലാത്തിനും കണക്ക് വയ്ക്കുന്നു. എന്തിൻ്റെ, എന്താണ് ആ കണക്കെന്ന് പറയുന്നത്, ഓരോന്നിൻ്റെയും ഉത്പത്തി, സ്ഥിതി, നാശം, ഇവിടെ എന്തൊക്കെ ഉത്പന്നമായി, എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു, എന്തൊക്കെ നശിക്കുന്നു, ഇനി എന്തൊക്കെ സംഭവിക്കും, സർവത്തിൻ്റെയും കണക്ക് സൂക്ഷിക്കുന്ന ഈ കാലം. ആ കാലത്തിന് ഒരിക്കലും തെറ്റാറില്ല. നമുക്ക് തെറ്റിപ്പോകാറുണ്ട് കണക്ക്, പക്ഷെ കാലത്തിന് കണക്കൊരിക്കലും തെറ്റാറില്ല. തെറ്റാറില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനറിയാം ഇന്ന സമയത്ത് തന്നെ എൻ്റെ ഉത്പത്തി സംഭവിക്കണം, അത് സംഭവിക്കുന്നു, അത് ആ കണക്കിന് വിധേയമാണ് എല്ലാം. വരവും ചെലവുമൊക്കെ നിയന്ത്രിക്കുന്ന ആള് എൻ്റെ ശരിയായ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി ആ ബഡ്ജറ്റിനനുസരിച്ച് തന്നെ എല്ലാം ചെലവ് ചെയ്യുന്നു, ലാഭവും നഷ്ടവും ഒക്കെ കണക്കാക്കുന്നു, തെറ്റുപറ്റുന്നില്ല. അതുപോലെ അപ്രമത്തനായി, ഒരു പ്രമാദവും കൂടാതെ ജനയതി, ഇതിനെല്ലാം കണക്ക് കൂട്ടുന്നു. തഥാ പ്രഭുസ്ഥാനീയേഷാം കാലാവയവാനാം നിയന്ത. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലം ഇങ്ങനെ കണക്ക് കൂട്ടുന്നു. ആ കാലം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, കാലം ഒരു രൂപത്തിലല്ലായിരുന്നു, അതേറ്റവും നിമിഷം, അതിൻ്റെയും സൂക്ഷ്മമായി നിമിഷങ്ങൾ അവിടെ തുടങ്ങി കൽപ്പം വരെ കണക്ക് കൂട്ടുന്നു, യുഗങ്ങൾ കൽപ്പം വരെ. അതാണ് കാലാവയവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ കണക്ക് കൂട്ടലിന് ഒരു നിയന്താവായിരിക്കുന്നു ഈശ്വരൻ എന്ന് വെച്ചാൽ ഇതെല്ലാം ഈശ്വര അധീനമാണ് ഈ കാലത്തിൻ്റെ പോക്ക്. അല്ലാതെ ഇത് ആരുടെയും കണക്കില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇതെല്ലാം വ്യവസ്ഥാപിതമായി തന്നെയാണ്. നമ്മൾ പറയൂ ഇത് കലികാലമാണ്, കലികാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിക്കുന്നു, എന്ന് പറഞ്ഞ് ജീവൻ വ്യാകുലപ്പെടുന്നു. ഇല്ല, അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെല്ലാം ഈശ്വരന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് തന്നെയാണ് സംഭവിക്കുന്നത്. അത് നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, ധർമ്മമായാലും അധർമ്മമായാലും നീതിയായാലും അനീതിയായാലും എല്ലാം ഈ കാലത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായി തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തഥാ പ്രാക്ഷിഹ പ്രാഗ് അഞ്ചനാഹ പൂർവദിഗമനാഹ നദ്യഹസ്യന്തന്തേ സ്രവന്തി ശ്വേതേഭ്യോ ഹിമവദാദിഭ്യോ പർവ്വതേഭ്യോ ഗിരിഭ്യോ. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നു, ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന അതാണ് പ്രാഗ് അഞ്ചനാഹ പൂർവദിഗമനാഹ നദ്യഹ. ഗംഗയും മറ്റും കിഴക്കോട്ടൊഴുകുന്നു. എവിടെ നിന്ന്? സിന്ദന്തേ സ്രവന്തി ശ്വേതേഭ്യ ഹിമവദാദിഭ്യ പർവ്വതേഭ്യോ. ഹിമവാൻ തുടങ്ങിയ പർവ്വതങ്ങളിൽ നിന്നും ശ്വേതം എന്ന് പറഞ്ഞാൽ അത് മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ടാണ് ശ്വേതം എന്ന് പേര് കിട്ടിയത്. ശ്വേതപർവ്വതത്തിൽ നിന്നും ഹിമവാനിൽ നിന്നും മറ്റും ഗിരിഭ്യോ ഗംഗാദ്യാനദ്യ ഗംഗാദി നദികൾ അങ്ങ് കിഴക്കോട്ടൊഴുകുന്നു, യമുനയും മറ്റും പടിഞ്ഞാറോട്ടൊഴുകുന്നു. തഥാ പ്രവർത്തിതായവ നിയത പ്രവർത്തന്തി. അപ്പോൾ അതിൻ്റെ പിന്നിൽ അങ്ങനെ ആ നദി ഒഴുകി നേരെ അങ്ങോട്ട് തന്നെ പോകുന്നതിന് എന്തുകൊണ്ടത് അങ്ങോട്ടൊഴുകിയിട്ട് കുറച്ച് ദിവസം തിരിച്ച് ഒഴുകുന്നില്ല, അങ്ങോട്ട് ഒഴുകുന്നതിന് പോലെ എന്തുകൊണ്ട് മറുവശത്തേക്ക് ഒഴുകുന്നില്ല, പടിഞ്ഞാറോട്ട് പോകുന്നില്ല എന്നൊന്നും ചോദിക്കുന്നു. എന്തോ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഏവ നിയത പ്രവർത്തന്തി അന്യഥാപി പ്രവർത്തിതും ഉത്സഹന്തി. കാരണം അതിൻ്റെ ഉത്സാഹം അതിൻ്റെ ഗമനശീലം എന്ന് പറയുന്നത് അതിനെങ്ങോട്ടും പോകാനുള്ള ഇതാണ്. ഒഴുക്കെന്ന് പറയുന്നതിന് കിഴക്കെന്ന് മാത്രം നിയമമൊന്നുമില്ല, പടിഞ്ഞാറോട്ടും ആവാം, പക്ഷെ എന്നാലും അത് കിഴക്കോട്ട് തന്നെ പോകുന്നു. തദ്ദേശ ലിംഗം പ്രശാസ്തുഹോ. അപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യമുണ്ട്, പടിഞ്ഞാറ് വേറെ ഒന്നിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ വിന്ധ്യനിൽ നിന്നൊഴുകുന്ന നദികൾ, സഹ്യനിൽ നിന്നൊഴുകുന്ന നദികൾ മറ്റ് ദിക്കുകളിലേക്ക് ഒഴുകുന്നു. മൊത്തത്തിൽ ഇതിനെന്താണൊരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ പറഞ്ഞു? കാരണം ജീവന്റെ ഉപഭോഗത്തെ കാണുന്ന ഒരു സർവജ്ഞന്റെ വ്യവസ്ഥ ആണ് ഈശ്വര നീതി, ഈശ്വര നിയമം എന്ന് പറയുന്നത്. ഏതത് ലിംഗം പ്രശാസ്തുഹു, ഇതെന്ന് മനസ്സിലാക്കുക. എന്താണ് ഒരു പ്രശാസിത ഉണ്ട്, ഒരു ഭരണകർത്താവ് ഉണ്ട് എന്നാണ്. പ്രതീച്ചു അന്യ പ്രതീചിയും ദിശം അഞ്ചന്തി സിന്ധു അദ്യാഹ സിന്ധു തുടങ്ങിയ നദികൾ വരെ പടിഞ്ഞാറോട്ടൊഴുകുന്നു. അന്യാശ യാം യാം ദിശം അനുപ്രവൃത്താഹ താം താം ന വിഭജരന്തി തച്ചലിംഗം. ഇതുപോലെ മറ്റു നദികൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകുന്നു. ഇതൊരു ഉപലക്ഷണമായി പറയുകയാണ്. ഇതുപോലെ പ്രപഞ്ചത്തിലെ ഏതംശത്തെ നോക്കിയാലും അതെല്ലാം മറ്റാരുടെയോ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നതായി കാണുന്നു. അതും അടയാളമാണ്. ഇനി ഇതുകൂടാതെ ഇതൊക്കെ ലൗകികമായ ദൃഷ്ടാന്തങ്ങൾ, അലൗകികമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് വൈദികമായ ദൃഷ്ടാന്തം? കിഞ്ച ദദതോ ഹിരണ്യാദീൻ പ്രയച്ഛത ആത്മപീഡം കുറുവതോപി പ്രമാണജ്ഞാപി മനുഷ്യാഹ പ്രശംസന്തി. ദാനം പോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു ഇവിടെ പലരും. ഹിരണ്യാദീൻ പ്രയച്ഛത, ദാനം ചെയ്യുന്ന സ്വർണവും മറ്റും ദാനം ചെയ്യുന്നു. അതെന്താണ്? ആത്മപീഡാം കുറുവതോപി, തനിക്കത് കഷ്ടത്തെ നൽകുന്നതാണ്. കാരണം തൻ്റെ താൻ ആർജിച്ച താൻ സമ്പാദിച്ച ധനത്തെ മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കുന്നതാണ് ദാനം. അത് ഒരുവന് പ്രയാസത്തെ ഉണ്ടാക്കുന്നതാണ്. കാരണം അതിൻ്റെ ആർജനത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും ഒരുപാട് യത്നം ആവശ്യമായിട്ട് വന്നു. അങ്ങനെ വളരെ യത്നിച്ച് സമ്പാദിച്ച ധനത്തെ വെറുതെ നിസ്സാരമായി ഒഴുക്കിക്കളയും ദാനം എന്നുള്ള രൂപത്തിൽ. അതാണ് പറയുന്നത് ആത്മപീഡാം കുറവതോപി, അതല്പം വേദന ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ദാനം ചെയ്യുന്ന. എങ്കിലും പ്രമാണജ്ഞാഹ വേദജ്ഞന്മാര് മനുഷ്യ പ്രശംസന്തി, അവൻ്റെ ആ പ്രവൃത്തിയെ വളരെ പ്രശംസിക്കുന്നു. അവനെത്ര ഉദാരനാണ്, അവനെത്ര ദാനശീലനാണ്, അവൻ്റെ ദാന സ്വഭാവം കൊണ്ട് അവൻ കീർത്തിയുള്ളവനായി മാറുന്നു. അറിവുള്ളവർ അവനെ പ്രശംസിക്കുന്നു. നീ ചെയ്യുന്നത് സത്പ്രവൃത്തിയാണ്, നിന്റെ സമ്പത്ത് നീ ഇല്ലാത്തവന് കൊടുക്കുന്നു എന്നെല്ലാം പറഞ്ഞു അവനെ പ്രശംസിക്കുന്നു. തത്രേ ചതീയതേ ചതീയജ പ്രതിഗൃണന്തി ദേശം ഇഹൈവ സമാഗമോ. പക്ഷെ ഇതെല്ലാം കാണുന്ന ഇവിടെ ഇവിടെ ഈ ലോകത്ത് നമ്മൾ കാണുകയാണ്. ഒരുവൻ കൊടുക്കുന്നു, പിന്നെ എന്താണോ കൊടുക്കുന്നത്, ഹിരണ്യം പശു തുടങ്ങിയ കൊടുക്കുന്നു, വേറൊരാൾ അതിനെ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഈ ലോകത്തെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവിടെ തന്നെ അവസാനിക്കുന്നു. കൊടുക്കുന്നവൻ മരിക്കുന്നു, അവൻ കൊടുത്ത ആ ദ്രവ്യം വാങ്ങുന്നവൻ മരിച്ചു പോകുന്നു, ആ ദ്രവ്യവും ഉപഭോഗത്തിലൂടെ ഇല്ലാതായി പോകുന്നു. അപ്പൊ ഈ കാഴ്ചയാണ് ഈ ലോകത്ത് കാണുന്ന ഇത്രയേ ഉള്ളൂ. കൊടുക്കുന്നവനും മരിച്ചു പോകുന്നുണ്ട്, വാങ്ങുന്നവനും മരിച്ചു പോകുന്നു. തേഷാം ഇഹേവ സമാഗമോ വിലയിച്ച അന്വക്ഷോ ദൃശ്യന്തേ. ഇവിടെ പ്രത്യക്ഷമായി എല്ലാം കാണുന്നു, വാങ്ങുന്നവനും കൊടുക്കുന്നവനും കൊടുക്കുന്ന വസ്തുവുമെല്ലാം കൂടിച്ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നു. വെച്ചാൽ കൊടുക്കുന്ന ഒരാൾ വാങ്ങുന്നവന് കൊടുക്കുന്നു, കൊടുക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന ദ്രവ്യം സമ്പത്ത് വാങ്ങുന്നവനെ അടുത്തേക്ക് പോകുന്നു. ഇതാണ് സമാഗം. അത് മാത്രമല്ല വിലയിച്ച ഇതെല്ലാം ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു സമയം നോക്കുമ്പോൾ ആ കൊടുത്തവനും ഇവിടെയില്ല, വാങ്ങിയവനുമില്ല, ദ്രവ്യവുമില്ല. എന്നാലും അവൻ കൊടുക്കുന്നു, മറ്റൊരുവൻ വാങ്ങുന്നു, അവനെ പ്രശംസിക്കുന്നു. അപ്പോൾ പ്രത്യക്ഷമായി ഇവിടെ കാണുന്ന എന്താണ്? ഇതിൻ്റെയൊക്കെ നാശമാണ്, ഈ സത്പ്രവൃത്തികളുടെയൊക്കെ നാശമാണെന്നാണ് ചുരുക്കം. മനുഷ്യനെ സത്പ്രവൃത്തികൾ ചെയ്യണമെന്ന് സത്തുക്കൾ പറയുന്നു. ദാനം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. സത്പ്രവൃത്തികളെ മഹത്തുകൾ പ്രശംസിക്കുന്നു, ദാനം ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾ. മഹാത്മാക്കളതിനെ പ്രശംസിക്കുന്നു, അവർ പറയുന്നു അത് ചെയ്യണം, അവർ ഉപദേശിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. എന്താ ഇതുകൊണ്ട് പ്രയോജനം? ഒരുവന്റെ കയ്യിലിരുന്ന സമ്പത്ത് നഷ്ടമായി എന്നുള്ളതല്ലാതെ, അവൻ ആർജിച്ചത് അവന് നഷ്ടമായി. എന്നാൽ അധിഷ്ഠസ്തു പരസമാഗമ. പക്ഷേ ഇതിൻ്റെ പരസമാഗമം, ഇവിടുത്തെ സമാഗമൊക്കെ നശിച്ചു പോകുന്നു. ഇതിൻ്റെ ഫലം അത് അധിഷ്ഠമാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് ഫലം? മരണശേഷമിനുണ്ടാകുന്ന ഫലം. മരണശേഷം ഇതുകൊണ്ട് ഈ സത്പ്രവൃത്തികളുടെ ഫലത്തെ അതിവിടെ കാണാൻ കഴിയുന്നില്ല. അതാണ് പരസമാഗമം എന്ന് പറയുന്നത്. പരലോകത്തിലുള്ള, പരലോകത്തിൽ അവൻ എന്ത് പ്രാപിക്കുന്നു ഇവിടുത്തെ സത്പ്രവൃത്തി കൊണ്ട് എന്നുള്ളത് അദൃഷ്ടമാണ്. അത് ആർക്കും? കൊടുക്കുന്നവനും അറിയാൻ വയ്യ, വാങ്ങുന്നവനും അറിയാൻ വയ്യ. മഹത്തുക്കൾ അത് പ്രശംസിക്കുന്നു. അവർ പ്രശംസിക്കുന്ന എന്തുകൊണ്ട്? തഥാപി മനുഷ്യ ദദദാം ദാന ഫലേന ദമ്യോഗ സംയോഗം പശ്യന്ത പ്രമാണജ്ഞതയാ പ്രശംസ. പക്ഷെ അറിവുള്ളവർ, പ്രമാണജ്ഞന്മാര്, വൈദികന്മാര്, വേദവിദ്യയിൽ ബോധമുള്ളവർ, അവരവരെ സ്തുതിക്കുന്നു. എങ്ങനെ? മനുഷ്യ ദദദാം ദാന ഫലേന സംയോഗം പശ്യന്ത. അവരത് കാണുന്നു, അവരുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നു. എന്താണ്? ഈ സത്പ്രവൃത്തി ചെയ്യുന്നവന് ഒരു ഫലമുണ്ട്. അവൻ ഈ പ്രവൃത്തിയുടെ ഫലത്തെ അവൻ അനുഭവിക്കുന്നു എന്നവർ കണ്ടുകൊണ്ടാണ് പ്രശംസിക്കുന്നത്. അതെവിടെയാണ് സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. ഈ ലോകത്തിൽ അവൻ്റെ ധനത്തിൻ്റെ വ്യയം മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ ആയം വരവ് പരലോകത്തിലാണ്. അതറിയുന്നവരാണ് അതിനെ സ്തുതിക്കുന്ന. അവൻ ശ്രേഷ്ഠനാണ്, ധാർമ്മികനാണ്, സൽപ്രവൃത്തി ചെയ്തവനാണ് എന്നിങ്ങനെ അവനെ പ്രശംസിക്കുന്നത്. തച്ച കർമ്മഫലേന സംയോജയിതരി കർത്തു കർമ്മഫല വിഭാഗജ്ഞേ പ്രശാസ്തരി അസതിനസ്യ. എന്തുകൊണ്ടവർ പ്രശംസിക്കുന്നു? കാരണം അവൻ ഈ കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. ഇവിടെയല്ല, സത്കർമ്മത്തിൻ്റെ ഫലം അവന് കിട്ടുന്നുണ്ട്. ഇവിടെ കിട്ടുന്നു. എങ്ങനെ കിട്ടുന്നു? കർമ്മഫലേന സംയോജയിതരി, കർമ്മഫലവുമായി അവനെ ബന്ധിപ്പിക്കുന്ന എന്ന് പറഞ്ഞ സമാഗം ബന്ധിപ്പിക്കുന്ന കർത്തുഹു ഒരാളുണ്ട്. ആരാണത്? കർത്തുഹു കർമ്മഫല വിഭാഗജ്ഞ. ആ പ്രവൃത്തി ചെയ്യുന്നവന്, ദാനധർമാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന കർത്താവിന് കർമ്മഫലത്തെ വിഭജിച്ച് നൽകുന്നവൻ. ഇവൻ ഇന്ന പ്രവൃത്തി ചെയ്തു, അവൻ ഇന്ന ഫലം. അന്യൻ, അവൻ ഇന്ന പ്രവൃത്തി ചെയ്തു, അവന് ഇന്ന ഫലം എന്ന് വേർതിരിച്ച് അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം. വിഭാഗജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം. സത്കർമ്മമാണ് ചെയ്യണമെങ്കിൽ ദുഷ്കർമ്മമാണ് ചെയ്യണമെങ്കിൽ ദുഷിച്ച ഫലം. ഇങ്ങനെ ഫലം കൊടുക്കുന്ന ഒരാൾ അന്തര്യാമി പ്രശാസ്തരി, അങ്ങനെ ഒരാളുണ്ട്. അപ്പം ഈ കർമ്മം ചെയ്യുന്നതിന് ഫലം കൊടുക്കുന്ന ഒരാളുണ്ട്, ആ ആളവന് ഫലം കൊടുക്കുന്നുണ്ട്. ഇതറിഞ്ഞുകൊണ്ടാണ് സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെ അറിവുള്ളവർ പ്രശംസിക്കുന്നത്, സ്തുതിക്കുന്നത്, അവരെ കീർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ദാനം ചെയ്യുന്നവന് അതറിയില്ലെങ്കിലും, സത്കർമ്മം ചെയ്യുന്നവൻ അറിയില്ലെങ്കിലും അറിവുള്ളവർക്കറിയാം എന്താണ് ഈ സത്കർമ്മത്തിനൊരു ഫലമുണ്ട്. അതെങ്ങനെ? ഈ പാരലൗകികമായ ഫലം അത് ഈശ്വരൻ നൽകുന്നതാണോ, ഇതെല്ലാം ഈശ്വരന്റെ കണക്കിൽ പെടുന്ന കാര്യങ്ങളാണോ എന്ന് അറിവുള്ളവർക്കറിയാം. അപ്പോൾ ഈ ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഈ ലോകത്തിൽ ഫലം ഉണ്ടായില്ലെങ്കിലും അതിന് പരലോകത്തിൽ ഫലം ഉണ്ടാകും എന്നെല്ലാം അറിയുന്ന മഹാത്മാക്കളാണ് അവരെ പ്രശംസിക്കുന്നത്. അപ്പോൾ അവരുടെ അറിവിലുണ്ട് ഈശ്വരൻ, ഈ ലോകത്തിൽ അത് പ്രത്യക്ഷമായി കണ്ടില്ലെങ്കിലും എന്ന് പറയുന്നു. ദാനക്രിയായ പ്രത്യക്ഷ വിനാശി ദാനകർമ്മം, ദാനം എന്താണ് ഇതം നമ്മ ഇതെന്റേതല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു. ആ കർമ്മം എന്ന് പറയുന്ന അപ്പോ ഇല്ലാതാകുന്നത്, കർമ്മത്തിന്റെ സ്വഭാവം തന്നെ എന്താണ്? അത് ആശുവിനാശിയാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ആ കർമ്മങ്ങൾ നശിച്ചു പോകുന്നു. ആ കർമ്മം എന്ന് പറയുന്നതന്നെ എന്താണ്? കൊടുക്കുക എന്ന് പറയുന്ന ശരീരം കൊണ്ടൊരു വസ്തു കൊടുത്ത് കൊടുക്കുന്നതല്ല, മുഖ്യമായിട്ട് എന്താണ്? മനസ്സിന്റെ സങ്കല്പമാണ്. ഞാനിതാ ദാനം ചെയ്യുന്നു. സങ്കല്പം എന്ന് പറയുന്നതോ അത് ക്ഷണികമാണ്. അടുത്തൊരു വിചാരം മനസ്സിൽ വരുന്നതുവരെ അതുള്ളൂ. അടുത്തൊരു വിചാരം വരുമ്പോൾ ആ സങ്കല്പം പോയി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? പ്രത്യക്ഷ വിനാശിയാണ് അത് കർമ്മം. പക്ഷേ ഫലം അങ്ങനെയല്ല. ആ കർമ്മം പ്രത്യക്ഷ വിനാശിയാണെങ്കിലും ഈ അവന്റെ കർമ്മ വിഭാഗത്തെ വിഭാഗജ്ഞനായ ഒരു ഈശ്വരൻ, കർമ്മഫല ദാതാവ്, അതറിഞ്ഞുകൊണ്ട് അവന് ഫലത്തെ കൊടുക്കുന്നു. തസ്മാദസ്തി ദാനകർത്തൃണാം ഫലേന സംയോജയിത. അതുകൊണ്ടൊരാളുണ്ട്, ആരാണ്? ദാനകർത്തൃണാം, ദാനം ചെയ്യുന്നവർക്ക് അവര് ഫലേന സംയോജയിത, ഫലത്തോട് കൂട്ടിച്ചേർക്കുന്നവർ, എന്നുവെച്ചാൽ അവർക്ക് ഫലത്തെ നൽകുന്നവൻ. അത് ഈ ലോകത്തിലില്ലെങ്കിലും ശരി, പരലോകത്തിലായാലും ആ ഫലത്തെ അവന് നൽകുന്ന ഒരാളുണ്ട് എന്ന് അറിവുള്ളവർ പറയുന്നത് കൊണ്ടും ഈശ്വരന്റെ അസ്തിത്വമുണ്ട് എന്നർത്ഥം. അപ്പോൾ അതങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നതിന് കാരണം, പ്രമാണജ്ഞതയാ പ്രശംസന്തി, അതീന്ദ്രിയമായ കാര്യങ്ങൾ, അലൗകികമായ കാര്യങ്ങളിൽ നമുക്ക് ഒരു മൂർഖന്റെ അഭിപ്രായത്തെയോ, എന്നുവെച്ചാൽ അറിവില്ലാത്തവന്റെ അഭിപ്രായത്തെയോ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെയോ സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ അത്തരം വിഷയങ്ങളിൽ അറിവുള്ളയാൾ ഒരാളായാലും ശരി, അവരുടെ അഭിപ്രായത്തെ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് അറിവുള്ളവരുടെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നത് കൊണ്ടും ഈശ്വരന്റെ അസ്തിത്വത്തെ അംഗീകരിക്കണം. അതായത് ഭൂരിപക്ഷം ജനങ്ങൾ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നുണ്ടോ? അല്ല, ഈശ്വരന്റെ അസ്തിത്വം തെളിയുന്നു. അതിനെക്കുറിച്ച് അറിവുള്ളവർ ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ആ വിഷയത്തിന്റെ അസ്തിത്വം, ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നതിനെയാണ് അവിടെ അക്കാര്യത്തിൽ പ്രമാണമായി സ്വീകരിക്കുന്നത്. അത് ഈശ്വരന്റെ കാര്യത്തിലും അങ്ങനെയാണ്, അറിവുള്ളവർ പറയുന്നു എന്നർത്ഥം. അങ്ങനെ കർമ്മഫലദാതാവായി അവർ ഈശ്വരനെയാണ് കാണിക്കുന്നത്. ഇവിടെ മീമാംസകർ ചോദിക്കുന്നു, അപൂർവം ഇതി ചേത്. മീമാംസകർ എന്ന് വെച്ചാൽ പ്രാചീന മീമാംസകർ. മീമാംസകർ രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് പ്രാചീന മീമാംസകർ, പിന്നെ ആധുനിക മീമാംസകരുണ്ട്. അതിൽ ഈ പ്രാചീന മീമാംസകർ ഈശ്വരനെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവർ പറയുന്നത് ഈശ്വരന്റെ ആവശ്യമേതെന്നാണ്. കർമ്മം ചെയ്യുന്നാൽ ഫലം എങ്ങനെ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. കർമ്മം ചെയ്യുന്നത് ഇന്നു മുമ്പ് പറഞ്ഞതുപോലെ അത് കർമ്മമെന്ന് പറയുന്നത് ഇവിടെ നശിച്ചു പോകുന്നതാണ്. കർമ്മം ചെയ്യുന്നു, നശിക്കുന്നു, അവൻ ചെയ്യുന്ന ആ കർമ്മം നശിക്കുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അത് നശിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നു ആ കർമ്മം വിധിച്ചിരിക്കുന്ന വേദമാണ്, വേദം അപ്രാമാണികമാകാൻ പാടില്ല. അതുകൊണ്ട് അവർ അന്യഥ അനുപപത്തി, അല്ലെങ്കിൽ അർത്ഥാപത്തി എന്ന് പറയുന്ന പ്രമാണത്തെ സ്വീകരിക്കുന്നു. കർമ്മം വ്യർത്ഥമാകാൻ പാടില്ല, അതുകൊണ്ട് കർമ്മത്തിന് ഫലമുണ്ടായി തീരൂ. വേദം പ്രമാണമാണ്, വേദമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെ കർമ്മത്തിന് ഫലമുണ്ടാകും? അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കാതെയാണല്ലോ അവൻ മരിച്ചത് പറയുന്നു. ആ കർമ്മം ചെയ്ത ആത്മാവ് പരലോകത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തെ സ്വീകരിക്കാൻ പോകുമ്പോൾ ആ ആത്മാവിനോടൊപ്പം ആ കർമ്മത്തിൽ നിന്നും ഉണ്ടായ അപൂർവം അല്ലെങ്കിൽ അദൃഷ്ടം അതും അവനോടൊപ്പം പോകുന്നു. ആ അപൂർവത്തിന്റെ വിപാകാവസ്ഥയുണ്ട്, അത് ഫലം കൊടുക്കുന്നതിന് പാകമായി വരുമ്പോൾ അവനെവിടെയായാലും അതിന്റെ ഫലത്തെ കിട്ടുന്നു. അത് സ്വർഗത്തിലായാലും ശരി ഭൂമിയിലായാലും ശരി. അന്യഥ അങ്ങനെ അല്ലെങ്കിൽ അനുപന്നം വേദം അയുക്തമാകും, വേദം പ്രമാണമാകത്തില്ല. ആദ്യം വേദത്തെ പ്രമാണമായി സ്വീകരിക്കുക, എന്നിട്ട് ആ വേദത്തെ പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. കർമ്മം ഫലത്തെ കൊടുക്കുന്നോ ഇല്ലയോ, അവിടെ പറഞ്ഞിരിക്കുന്നു അത് ഫലത്തെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്യഥ അനുപത്യോ അവിടെ ഒരു അധിഷ്ഠത്തെ അല്ലെങ്കിൽ അപൂർവത്തെ സ്വീകരിക്കും, അത് ഫലം കൊടുക്കും. അവിടെ പിന്നെ ഈശ്വരന്റെ ആവശ്യം എന്തോന്നു, കർമ്മം അതിന്റെ ഫലത്തെ കൊടുക്കും. അങ്ങനെ നാസ്തികന്മാർ പറയുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുന്നു അതിന്റെ ഫലം കിട്ടുന്നു, അവിടെ ഈശ്വരന്റെ ആവശ്യം തോന്നുന്നു, അതാണ് അവരും പറയുന്നത്. ഇന്നത്തെ നാസ്തികന്മാരുടെ സ്ഥാനത്തായിരുന്നു പഴയ മീമാംസകർ, അവരെന്നാൽ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരുന്നവരാണ്, പക്ഷെ അവർ നാസ്തികന്മാരായിരുന്നു. പൂർവ്വ മീമാംസകർ ഒരു വിഭാഗം ആദ്യകാലത്ത് തത്സദ്ഭാവേ പ്രമാണ അനുഭവത്തെ പറയുന്നു. അങ്ങനെ ഒരു അപൂർവം ഉണ്ടെന്നുള്ളതിന് വേദവും പ്രമാണമല്ല, വേദത്തിലും പറയുന്നില്ല അങ്ങനെ ഒരു അപൂർവത്തെ കുറിച്ച്. അദ്വൈതി അങ്ങനെ ഒരു അപൂർവത്തെ അംഗീകരിക്കുന്നില്ല. കർമ്മം ചെയ്യുന്നതിൽ നിന്ന് അപൂർവം ഉണ്ടാക്കി അപൂർവം ഫലത്തെ കൊടുക്കുന്നു എന്നുള്ളതിനെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? വേദത്തിൽ അതിന് പ്രമാണം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പ്രശാസ്തുഹു അപീതി ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഈശ്വരനും വേദത്തിൽ പ്രമാണമില്ല. നാസ്തികനായ മീമാംസകൻ പറയാണ് നിങ്ങൾ പറയുന്ന അപൂർവത്തിന് വേദത്തിൽ പ്രമാണമില്ലെങ്കിൽ ഈശ്വരനുമില്ല പ്രമാണം, ഈശ്വരനുമില്ല. അതുകൊണ്ടാണ് പഴയകാലത്ത് ആസ്തികൻ നാസ്തികൻ എന്ന് വേർതിരിക്കുന്നത്. ഈശ്വരനെ അംഗീകരിക്കുന്നവൻ ഇന്ന് പറയുന്ന പോലെ ഈശ്വരനെ അംഗീകരിക്കുന്നവൻ നാസ്തികൻ, ഈശ്വരനെ നിഷേധിക്കുന്നവൻ നാസ്തികൻ എന്നുള്ള രീതിയിലല്ല. ആസ്തികൻ എന്ന് വെച്ചാൽ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവൻ, അവൻ ഈശ്വരനെ അംഗീകരിക്കണമെന്നല്ല. നാസ്തികൻ എന്ന് വെച്ചാൽ വേദത്തെ തള്ളിക്കളയുന്നവൻ, അതുകൊണ്ടാണ് ബുദ്ധനെ നാസ്തികൻ എന്ന് പറയുന്നത്. ബുദ്ധൻ ഈശ്വരനെ അംഗീകരിച്ചോ അല്ലയോ എന്നുള്ളതല്ല അവിടെ മുഖ്യമായ വിഷയം. ബുദ്ധൻ വേദത്തെ പ്രമാണമായി അംഗീകരിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. ബുദ്ധൻ വേദത്തെ നിഷേധിച്ചു, വേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹിംസാത്മകമായ ഈ കർമ്മങ്ങളെല്ലാം അംഗീകരിക്കേണ്ടി വരും, അശ്വമേധാദി യാഗങ്ങളെല്ലാം അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് വേദം പറഞ്ഞു, അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു വേദം അപ്രാമാണികമാണ്, വേദത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളെ ഹിംസാത്മകമായ യാഗങ്ങളും മറ്റും ചെയ്യരുത്, വേദത്തെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ബുദ്ധൻ നാസികനായത്. അതായിരുന്നു പഴയ സ്ഥിതി. ഇപ്പൊ ഈശ്വരനെ ഒരാൾ അംഗീകരിച്ചാലും ശരി, വേദത്തെ നിഷേധിച്ചാൽ അയാൾ നാസ്തികനാണ്. അതുകൊണ്ട് അവർ പറയുന്നു, വൈദികന്മാർ പറയുന്നു, അങ്ങനെ ഒരു ഈശ്വരനും വേദം പ്രമാണമല്ല എന്നാണെങ്കിലോ പറയുന്നു. നിങ്ങളെന്താണ് വേദത്തിൽ ഈശ്വരനല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വേദത്തെ ഒന്ന് ഓടിച്ച് വായിച്ചതുകൊണ്ട് അവിടെ ഈശ്വരനെ കാണാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വേദം എന്ന് പറയുന്നത് ഗുരു ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യനത് ഏറ്റു ചൊല്ലുന്നു. അവന് ഇതെന്താണിതെന്നറിയാമോ? തൂണ് പോലെ അല്ലെങ്കിൽ കഴുത പോലെ, തൂണ് വീടിനെ ചുമക്കുന്നത് പോലെ സ്ഥാണു എന്നും പറയും, കഴുതയെന്നും പറയും, രണ്ടർത്ഥം. ഈ തൂണ് ഈ വീടിനെ ചുമക്കുന്നു, അവനറിയാമോ ഇത് എന്റെ മഹത്വം? അല്ലെങ്കിൽ പറയും എന്താണ് ചുമട് താങ്ങി ഭാരഹാര എന്ന് പറയും, അല്ലെങ്കിൽ കഴുത ഭാരം ചുമക്കുന്നു. അതുപോലെ ഈ വേദത്തെ ചുമക്കുന്ന കഴുതകൾക്ക് അതിൽ ഈശ്വരനുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. ആരാണ് ആ കഴുതകൾ? വൈദികന്മാര്, നാസ്തികരായ വൈദികന്മാർ, ഈ പറഞ്ഞവർ. അവര് ഗുരു ചൊല്ലിക്കൊടുക്കുന്നു, വേദം അത് ഏറ്റുചൊല്ലുന്നു, എന്നിട്ട് പറയുന്നു ചതുർവേദികളാണ്, വലിയ അഭിമാനത്തോടു കൂടി നടക്കുന്നു, ഞങ്ങൾ വേദം പഠിച്ചവരാണ്. എന്നിട്ട് വേദം കൊണ്ട് എന്ത് ചെയ്യുന്നു? അതുപയോഗിച്ചിട്ട് അവർ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവർ കൊണ്ട് ചെയ്യിക്കുന്നു, ദക്ഷിണ വാങ്ങുന്നു, എന്നിട്ട് സുഖമായി ജീവിക്കുന്നു ഈ ലോകത്ത്. അവൻ കാശ് മുടക്കുന്നവന് പരലോകം, അവൻ്റെ കാശെല്ലാം പോവും. ഇതിന് ഇത് ചെയ്യിക്കുന്നവൻ ഇഹലോകം, ഇവിടെ പരമസുഖം. അത് കഴുതകളാണ്, വേദം അറിയാത്തവരാണ്. അവരാണ് പറയുന്നത് എന്താണ്, അതിൽ ഞങ്ങൾ ഈശ്വരനൊന്നുമില്ല, ഈ കർമ്മമല്ലാതിനകത്ത് മറ്റൊന്നുമില്ല. എന്നുകൊണ്ട് അവരെന്താണ് പറയുന്നത്, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും സ്വർണം ദാനം ചെയ്യണം, സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാം. പുരോഹിതന്മാർ, പൗരോഹിത്യം, വേദത്തിലെ പൗരോഹിത്യം, അവരാണ് ഈശ്വരനെ. അവർക്ക് ഈശ്വര വിചാരമൊന്നുമില്ല. ഈ കർമ്മം ചെയ്ത് കാശ് വാങ്ങുന്നവർക്കൊരിക്കലും ഈശ്വര വിചാരം ഉണ്ടാകത്തില്ല. അമ്പലത്തിലെ പൂജാരിമാരെ പോലെ അവരുടെ കണ്ണെന്ന് പറയുന്ന ദക്ഷിണയിലാണ്. ഒരിക്കലും അവരുടെ മനസ്സിൽ ഈശ്വരനെ കുറിച്ചുള്ള വിചാരം വരത്തില്ല. അപൂർവം പേരിന് വരും, ഭൂരിപക്ഷത്തിനും അത് കാണത്തില്ല. അതുപോലെയാണ് വൈദികന്മാർ, അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഇത് വൈദികന്മാർ ഈശ്വരനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നൊരു കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. വേദത്തിന് അവർ ഭാഷ്യങ്ങൾ ഒക്കെ എഴുതിയപ്പോഴൊന്നും അവർ ഈശ്വരനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈശ്വരന് പകരം അവർ അപൂർവത്തെ സ്വീകരിച്ചിരിക്കുകയാണ്, ജഡമായിരിക്കുന്ന അപൂർവത്തെ. അപൂർവം കൊണ്ടെല്ലാം സംഭവിക്കും എന്നവർ പറയുകയാണ്. അതിനെ കുറിച്ചുകൂടെ ഭാഷ്യകാരം പറയുന്ന എന്താണ്, നിങ്ങൾ വേദം അധ്യയനം ചെയ്ത് ശരിയാണ്, വേദാംഗങ്ങൾ അധ്യയനം ചെയ്ത് കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നാലും വേദത്തെ സംബന്ധിച്ച് വളരെ മുഖ്യമായൊരു കാര്യം ഇവിടെ ഭാഷ്യകാരം പറയുന്നത് എന്താണ്, ആഗമ താത്പര്യ സിദ്ധത്വം. വേദം പഠിച്ചത് കൊണ്ടായില്ല, വേദത്തെ കാണാതെ പഠിച്ചതുകൊണ്ടോ, അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കിയൊന്നും കാര്യമില്ല. ഈ പറയുന്ന വൈദികന്മാരും വേദാർത്ഥത്തെ മനസ്സിലാക്കിയവരാണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പറയുന്നത് കർമ്മങ്ങളെക്കുറിച്ചാണ്, അധിഷ്ഠത്തെക്കുറിച്ചാണ്, സ്വർഗഫലത്തെക്കുറിച്ചാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെന്താ അർത്ഥം മനസ്സിലാക്കിയല്ലേ മനസ്സിലാക്കി, പക്ഷെ ആ അർത്ഥമെന്ന് പറയുന്നത് വേദത്തിൻ്റെ താല്പര്യമല്ല. പിന്നെന്താ വേദത്തിൻ്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കിയത്? കർമ്മങ്ങളായിട്ട്. അത് വേദത്തിൽ നിന്ന് പ്രതീതമാകുന്ന അർത്ഥം, വേദത്തിൻ്റെ പരമമായ താല്പര്യമുണ്ട്. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്ന എന്താണ്, വേദത്തിൻ്റെ പരമമായ താല്പര്യമായിട്ട് ഈശ്വരനെ പറയുകയാണ്. ഇവിടെ പറയുന്ന അക്ഷരതത്വം, അന്തര്യാമി, ഇതെല്ലാം വേദത്തിൻ്റെ പരമമായ താല്പര്യമാണ്. സർവത്ര ഈ ഇത്തരം പറയുന്ന ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ അധ്യയനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ നിന്ന് പ്രതീതമാകുന്ന നമ്മുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥമാണ്, എന്താണ് അതിൻ്റെ പരമമായ താല്പര്യം, അതിൻ്റെ വിവക്ഷ എന്താണ് എന്നുള്ളതാണ്. സർവത്ര വേണം, അത് വേദത്തിൽ മാത്രമല്ല ഭാഷ്യത്തിലും വേണം. എവിടെയും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ, അത് വേദമായാലും ശരി ഭാഷ്യമായാലും ശരി ഏതായാലും ശരി, അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരർത്ഥം, പ്രതീതമായ അർത്ഥമൊന്നുണ്ട്. ആ പ്രതീതമായ അർത്ഥത്തെയാണ് സാധാരണ പറയുന്നത് അതിൻ്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത്. സർവത്തിനുണ്ട് അതൊരു വാച്യാർത്ഥം. അപ്പോൾ വാച്യാർത്ഥം എന്ന് പറയുമ്പോൾ അതിന് നിൽക്കാൻ പാടില്ല, മറിച്ച് അതിനൊരു താല്പര്യാർത്ഥമുണ്ട്. ആ താല്പര്യാർത്ഥത്തെയാണ് ചിലപ്പോൾ പറയുന്നത് ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത്. ഭാഷകാരനും ലക്ഷ്യം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന താല്പര്യം ഒന്നാണ്, വേദ താല്പര്യം, ശ്രുതി താല്പര്യം എന്ന് പറയും. അപ്പോൾ വേദത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തന്നെ താല്പര്യം, അതിലൊളിഞ്ഞിരിക്കുന്ന താല്പര്യം, എവിടുന്ന് ആ താല്പര്യം വരുന്നത് എന്ന് പറയും, അത് ആ വേദത്തെ ഉപദേശിച്ച ഋഷിമാർ, അവരുടെ താല്പര്യമാണത്, അവരുടെ പരമ താല്പര്യമായിട്ട് എടുത്തിരിക്കുന്ന ഒന്ന്. അതാണ് ഈശ്വര തത്വം, അക്ഷരതത്വം എന്നൊക്കെ പറയുന്നത്. ഭാഷ്യത്തെ മറ്റു സംബന്ധിച്ചും അങ്ങനെയാണ്. ഒരാളിത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥം, അതല്ല മുഖ്യമായിരിക്കുന്നത്, വാച്യാർത്ഥമാണ്, താല്പര്യം വേറെയായിരിക്കും. അപ്പൊ എന്തുകൊണ്ടിങ്ങനെ രണ്ടർത്ഥം വരുന്നു? വേദത്തിലായാലും ശരി ഭാഷ്യത്തിലായാലും ശരി, അത് വക്താവിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നത് ശ്രോതാവിന്റെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ്. അത് ശ്രോതാവിന്റെ, അതിനെ കേൾക്കുന്നവന്റെ അല്ലെങ്കിൽ അതിനെ പഠിക്കുന്നവന്റെ സംസ്കാരം, ബുദ്ധി ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് അവൻ അർത്ഥത്തെ ഗ്രഹിക്കുന്നത്. അപ്പം വാച്യാർത്ഥത്തെ ഗ്രഹിക്കും. അങ്ങനെ വൈദികൻ, പൂർവ്വ വൈദികൻ വാച്യാർത്ഥത്തെ ഗ്രഹിച്ചപ്പോൾ അവന് തോന്നി ഇതെല്ലാം കർമ്മമാണ്, വേദം അപൂർവം കർമ്മം ആണ്, അവിടെ ഈശ്വരനില്ല എന്ന് തോന്നി. പക്ഷേ പിന്നീട് വന്നവര് അവരുടെ സംസ്കാരം മാറി, അവരുടെ ബുദ്ധിക്ക് മാറ്റം വന്നു. അപ്പോൾ അവരതിൻ്റെ താല്പര്യത്തെ എടുത്തു. അങ്ങനെ അതിൻ്റെ താല്പര്യത്തെ കണ്ടെത്തിയ ആളാണ് ഭാഷ്യകാരൻ. അപ്പോൾ ഭാഷ്യകാരൻ അതിൻ്റെ താല്പര്യത്തെ കണ്ടെത്തിയിട്ടാണ് പറയുന്നത് ഈ വൈദികന്മാർ ഇതിന് കൽപ്പിക്കുന്ന അർത്ഥമെല്ലാം ഒരു അസംബന്ധമാണ്. അതുകൊണ്ട് ഏത് ഗ്രന്ഥത്തെ എടുത്താലും ആ വക്താവിൻ്റെ താല്പര്യത്തെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ അതിന് ആ ശ്രമിക്കുന്നവൻ്റെ സംസ്കാരം അന്ധകരണം അതിനനുകൂലമായിരിക്കും, അല്ലെങ്കിൽ വാച്യാർത്ഥത്തിൽ നിന്ന് പോകും, താല്പര്യാർത്ഥത്തിൽ അവൻ എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് ആഗമത്തിൻ്റെ താല്പര്യമാണ് അക്ഷരതത്വം, ആഗമത്തിൻ്റെ വാച്യമാണ് നിങ്ങൾ പറയുന്ന കർമ്മം, ഇതെല്ലാം അതിനകത്തുണ്ട്. അതാണ് ആഗമ താത്പര്യ സിദ്ധത്വ എന്ന് പറഞ്ഞു. അവോചാമഹി ആഗമസ്യ വസ്തുപരത്വം. ഭാഷകാലം പറയുന്നു, ഞാൻ എത്രയോ സ്ഥലത്തിൽ വ്യാഖ്യാനിച്ചു, ആഗമം എന്ന് പറയുന്നത് വസ്തുപരമാണ്, മറിച്ച് നിങ്ങൾ പറയുന്ന പോലെ അത് ക്രിയാപരമല്ല, കർമ്മപരമല്ല, യാഗാദി കർമ്മങ്ങളല്ല അത് ബോധിപ്പിക്കുന്നു, അല്ല ആത്യന്തികമായ താല്പര്യം അതാണ്. ഇത് വസ്തുവാണ്. എന്ത് വസ്തു? പരമാർത്ഥ വസ്തു, നിഷ്ക്രിയമായിരിക്കുന്ന അക്ഷരതത്വത്തെയാണ് അത് ബോധിപ്പിക്കുന്നത്. അതെല്ലാം ഞാൻ വിശദീകരിച്ച കാര്യമാണ്, ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേദത്തെ അധ്യയനം ചെയ്യുമ്പോൾ ഋഷിയുടെ താല്പര്യത്തെ ഗ്രഹിക്കണം. അതുപോലെ ലൗകികമായ സാഹിത്യങ്ങൾ വായിക്കുമ്പോൾ ആ സാഹിത്യ രചയിതാവിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. കിഞ്ച അന്യതപൂർവ കൽപ്പനായാം ച അർത്ഥാപത്തെ ക്ഷയോ. അതുമാത്രമല്ല, എന്താണ് നിങ്ങൾ ഈ അർത്ഥാപത്തിയിലൂടെയാണല്ലോ അപൂർവത്തെ കൽപ്പിക്കുന്നത്. ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അർത്ഥാപത്തിക്കുന്നു യാതൊരു കാര്യമില്ല. അന്യദൈവ ഉപത്തേഹ, ഈശ്വരനെ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെ ഫലമുണ്ടാകും എന്നുള്ള ചോദ്യത്തിന് സമാധാനമായി ഇവിടെ അർത്ഥാപത്തി പ്രമാണത്തെ സ്വീകരിക്കേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. അപൂർവം കൂടാതെ തന്നെ അവന് പറയുന്ന അന്യഥായ, അപൂർവം കൂടാതെ തന്നെ ഫലമുണ്ടാകും. അങ്ങനെ ഫലമുണ്ടാകുമ്പോൾ പിന്നെ അവിടെ അർത്ഥാപത്തിയിലൂടെ അന്യഥ അനുപന്നം അപൂർവം ഇല്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല. ഫലം കാണുന്നു, അതുകൊണ്ട് അപൂർവം. ഇതാണ് അർത്ഥാപത്തി എന്ന് പറയുന്നു. തടിയനായ ദേവതത്തിൻ പകൽ ഊണ് കഴിക്കുന്നില്ല, അവൻ തടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഊണ് കഴിക്കുന്നുണ്ട്, അത് പകലല്ലെങ്കിൽ രാത്രിയായിരിക്കും. ഇതാണ് അർത്ഥാപത്തി. അർത്ഥാപത്തി ഒരു യുക്തിയാണ്. അതുപോലെ കർമ്മം ചെയ്യുന്നവന് ഇവിടെ ഫലം കിട്ടുന്നില്ല, അതുകൊണ്ട് കർമ്മത്തിന് ഫലമില്ല എന്നല്ല തീരുമാനിക്കുന്നു, മറിച്ച് വേദം പ്രമാണമാണ്, വേദം വ്യർത്ഥമാകാൻ പാടില്ല, അതുകൊണ്ട് ആ കർമ്മം ചെയ്യുന്നവന് ഫലമുണ്ടാകണം. ആ ഫലം ഇവിടെ കർമ്മം നശിച്ചു പോകുന്നു, അതുകൊണ്ട് ഈ മരണശേഷം ശേഷിക്കുന്ന അപൂർവം ആ ജീവന് ഫലത്തെ കൊടുക്കുന്നു. ഇതാണ് യുക്തി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈശ്വരനെ സ്വീകരിച്ചാൽ മതി എന്നർത്ഥം. സേവാഫലസ്യ സേവ്യാ പ്രാപ്തി ദർശന. എന്തുകൊണ്ട് പറയുന്നു? അതിന് യുക്തിയുണ്ട്. ഇവിടെ നമ്മൾ സേവ ചെയ്തു കഴിഞ്ഞാൽ, സേവാ ശുശ്രൂഷാദി കർമ്മങ്ങൾ ഈ ലോകത്ത് ചെയ്തു കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്? ആരെയാണോ സേവിക്കുന്നത്, ആരെയാണോ ശുശ്രൂഷിക്കുന്ന ആ യജമാനനിൽ നിന്നും സേവ ചെയ്യുന്ന ഭൃത്യന് ഫലം കിട്ടുന്നു, പ്രതിഫലം കിട്ടുന്നു. അതിവിടെ കാണുന്നു. അതുപോലെ എന്താണ് ഈശ്വരൻ എന്ന് പറയുന്ന യജമാനനെ ശുശ്രൂഷിക്കുന്നവന് ഈശ്വരനിൽ നിന്ന് ഫലം കിട്ടുന്നു. അത് ലോകത്തിൽ കാണുന്ന പോലെ തന്നെയാണ് എന്നർത്ഥം. സേവാശക്രിയാത്വാഗദാനഹോമാദീന സേവ്യാദീശ്വരാദീവ ഫലപ്രാപ്തി രൂപത്തി സേവായാശക്രിയാത്വ. സേവ എന്ന് പറയുന്ന കർമ്മമാണ്. തത്സാമാന്യച്ച അതിന് തുല്യമാണെന്ത്? യാഗദാന ഹോമാദി പ്രവൃത്തികളല്ല, സത്പ്രവൃത്തികളല്ല. സേവ്യാദീശ ഈ സൽപ്രവൃത്തികൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? ഈശ്വരാർത്ഥം ചെയ്യുന്നു. ആ സൽപ്രവൃത്തികളിലൂടെ ഈശ്വരനെ ആരാധിക്കുകയാണ്. സ്വകർമ്മണാഥം അഭ്യർച്ഛ സിദ്ധിം വിന്ദതി മാനവാഹ. അവനവന്റെ കർമ്മത്തിലൂടെ അവനെന്ത് ചെയ്യുന്നു? ഈശ്വരനെ അർച്ചിച്ചിട്ട് ആ അതാത് അവന്റെ കർമ്മത്തിനനുസരിച്ച് ഉള്ള ഫലത്തെ മാനവർ നേടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സേവ്യാദ് ഈശ്വരാദി. ഈശ്വരൻ നിന്ന് തന്നെ ഫലപ്രാപ്തി ഉപദ്ധ്യത. ഈശ്വരൻ നിന്നാണ് ഫലത്തെ ഉണ്ടാകുന്ന. അവിടെ അപൂർവം അധിഷ്ഠമൊന്നും ആവശ്യമില്ല. ദുഷ്ടക്രിയാധർമ്മ സാമർഥ്യം അവരിത്തി ജൈവ ഫലപ്രാപ്തി കൽപ്പന ഉപത്തു ദുഷ്ടക്രിയാധർമ്മ സാമർഥ്യ പരിത്യാഗോ ന്യായ. അപ്പോൾ എന്താണ് ഇവിടെ ഇവിടെ കാണുന്ന പോലെ സേവ ചെയ്യുന്നു, യജമാനൻ ഫലത്തെ കൊടുക്കുന്നു. അതാണ് ദുഷ്ടക്രിയാധർമ്മ സാമർഥ്യം അപരിത്യജ്. ഇതിവിടെ കാണുമ്പോൾ ഈ യുക്തിയെ പരിത്യജിക്കാതെ തന്നെ ഫലപ്രാപ്തി യജമാനനിൽ നിന്ന് ഫലത്തെ കിട്ടുന്നു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ദാനാദി സൽപ്രവൃത്തികളിലും ദുഷ്ടക്രിയാധർമ്മ സാമർഥ്യം പരിത്യാഗവും. ഈ ന്യായത്തെ പരിത്യജിക്കുന്നത് ശരിയല്ല. അവിടെ ദാനാദി സത്കർമ്മങ്ങളിലും ആ ധാർമ്മികമായ പ്രവൃത്തികളിലും ഈശ്വരൻ നിന്നും ഫലം ഉണ്ടാകുന്നു. യുക്തിയെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കൽപ്പന ആധിക്യാച്ച. മറിച്ചാണെങ്കിൽ കൽപ്പന ആധിക്യമില്ല. എന്താണ്? കർമ്മം ചെയ്യുക, പിന്നെ അതിൽ നിന്നൊരു അപൂർവം ഉണ്ടാവുക, ആ അപൂർവത്തിന് ഫലത്തെ കൊടുക്കുന്നതിന് സാമർഥ്യം ഉണ്ടാവുക, പിന്നെ അതുകൊണ്ട് ഫലം ഉണ്ടാവുക. ഇതാണ് കൽപ്പന ആധിക്യം. മറ്റങ്ങനെയല്ല. ധർമ്മം ചെയ്യുന്നു, ഈശ്വരൻ ഫലം കൊടുക്കുന്നു. എൻ്റെ ഇടയ്ക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ആധിക്യം എന്ന് പറഞ്ഞാൽ ആ അപൂർവത്തിനും അപൂർവത്തിന് അതിനുള്ള സാമർഥ്യവും എല്ലാം കൽപ്പിക്കുന്നു. അങ്ങനെ ഈശ്വര കൽപ്പിയോ അപൂർവമോ ഈശ്വരനാണോ ഇവിടെ സ്വീകരിക്കേണ്ട അതേ ഫലദാതാവായി, അതോ അപൂർവത്തെയാണോ സ്വീകരിക്കേണ്ടത് എന്ന് സംശയം വരുന്നു. തത്ര ക്രിയായ സ്വഭാവ സേവ്യാത് ഫലപ്രാപ്തി ദൃഷ്ട. കർമ്മം കൊണ്ടെന്താ സാധനം കാണുന്നത്? ആരെയാണോ സേവിക്കുന്നത് അവരിൽ നിന്ന് ഫലം. അതിനകത്ത് അപൂർവ അല്ല. ഇവിടെ ആരും അപൂർവത്തിൽ നിന്ന് ഫലം ഉണ്ടാകുന്ന കാണുന്നില്ല. എന്നുവെച്ചാൽ അപൂർവം ദൃഷ്ടം, അങ്ങനെ ഒരു സാധനത്തെ ആരും കണ്ടിട്ടില്ല, ആർക്കും അതിനെക്കുറിച്ചൊരു ബോധമില്ല, വെറും കൽപ്പന മാത്രമാണ്. തത്ര അപൂർവം അധിഷ്ഠം കൽപ്പയിതവ്യം. അപ്പം അപൂർവം എന്ന് പറഞ്ഞാലോ നമുക്കറിയാൻ വയ്യാത്ത ഒന്നിനെ കൽപ്പിക്കേണ്ടി വരും. തസ്യ ഫലദാതൃത്യ സാമർഥ്യം, പിന്നെ അതിൽ ഫലം കൊടുക്കുന്നതിനുള്ള സാമർഥ്യത്തെ കൽപ്പിക്കേണ്ടി വരും. സാമർഥ്യച്ച സതി ദാനം. അതുകൊണ്ടെന്ത് വരുന്നു? അതുകൊണ്ട് അതിന് ഫലത്തെ നൽകുന്ന ദാതാവായി സ്വീകരിക്കേണ്ടി വരും. ഇതെല്ലാം അഭ്യധികം ഇങ്ങനെയുള്ള അധിക കൽപ്പനകൾ വേണ്ടിവരും. അപൂർവം മാത്രം പോരാ, അപൂർവത്തിൽ സാമർഥ്യം, അപൂർവം ഫലദാതാവ് എന്നെല്ലാം കൽപ്പിക്കേണ്ടി വരും. ഇഹതു ഈശ്വരസ്യ സേവ്യസ്യ സദ്ഭാവം മാത്രം കൽപ്പിക്കും. മറിച്ച് ഞങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിലോ ഈശ്വരൻ ഫലദാതാവായ ഒരു ഈശ്വരൻ, ഇതെല്ലാം പൂർവ്വം മീമാംസകരോട് പറയുന്നതാണ്. സേവ്യസ്യ സേവ്യനായിരിക്കുന്ന ആ ഈശ്വരനെ കൽപ്പിക്കുക. അത് ഫലദാന സാമർഥ്യം ദാതൃത്വം. അവിടെ എന്താണ് ഫലദാന സാമർഥ്യം ദാതൃത്വം? ഇതൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല. അപൂർവത്തിൽ ഈശ്വരൻ ഫലത്തെ കൊടുക്കുന്നു. സേവ്യാത് ഫലപ്രാപ്തി ദർശന. യജമാനൻ ഫലം കൊടുക്കുന്നത് ലോകത്ത് കാണുന്നുണ്ട്. അനുമാനം ചദർശിതം ജവാ പൃഥിവ്യോ വിദ്രതയെ തിഷ്ഠത. അങ്ങനെ ഒരു ഈശ്വരനുണ്ടോ അതിനുള്ള വാക്യ പ്രമാണവും അനുമാനവും എല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതാണ് മുമ്പ് പറഞ്ഞത്, ദ്യാവാ പൃഥിവ്യോ വിദ്രതയെ തിഷ്ഠത. ഈ ലോകങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് ഇതിന്റെ പിന്നിൽ ഉള്ള ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി ആണ്. അങ്ങനെ ഈശ്വരനെ അവിടെ സ്വീകരിക്കാം. ആ ഈശ്വരൻ തന്നെയാണ് കർമ്മത്തിനും ഫലത്തിന് നൽകുന്നത്. തഥാച യജമാനൻ ദേവ ഈശ്വര സന്തോ ജീവനാർത്ഥി അനുഗതാശ്ചരപുരോടാശാദ്യുപജീവന പ്രയോജനേന അന്യഥാപി ജീവിതം ഉത്സഹന്ത കൃപണാം ഹീനാം വൃത്തിമാശ്രിത്യ സ്ഥിതാഹ തച്ച പ്രശാസ്തുഹു പ്രശാസനാസ്യാത്. ഇനി ആ മീമാംസകന് മനസ്സിലാകുന്ന രീതി പറയുകയാണ്. യഥാച യജമാനം ദേവാഹീശ്വരാഹ. ഇവിടെ കർമ്മം ചെയ്യുന്നുണ്ടല്ലോ. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നത് പുരോഹിതന്മാരല്ല, യജമാനാണ്. കർമ്മകർത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർമ്മത്തിന്റെ മുഖ്യകർത്ത എന്ന് പറയുന്നത് കാശ് മുടക്കുന്നയാളാണ്, യജമാനാണ്. മറ്റവരെല്ലാം എന്ത് ചെയ്യുന്നു? ആ യജമാനു വേണ്ടി ആ കർമ്മത്തെ നിർവഹിക്കുന്നവരാണ്, അതിനവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. പക്ഷെ കർമ്മത്തിന്റെ ഫലം ആർക്കാണ്? സ്വർഗം എന്ന് പറയുന്നത് കിട്ടുന്ന യജമാനാണ്. എന്നുവെച്ചാൽ ക്ഷത്രിയനായ രാജാവ് ശത്രുക്കളെയെല്ലാം കീഴ്പ്പെടുത്തി ധനത്തെ സഞ്ചയിച്ചു കൊണ്ടുവന്നിട്ട് അത് വൃത്തികൾക്കെല്ലാം കൊടുത്ത് പുരോഹിതന്മാർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് യാഗം ചെയ്യിച്ചാൽ യാഗകർത്താവ് എന്ന് പറയുന്നത് പുരോഹിതനല്ല, മറിച്ച് യജമാനാണ്. യജമാന് ഫലം കിട്ടുന്നു. അതിലൂടെ പറയുന്നു തഥാ യജമാനം ദേവ ഈശ്വരാസന്ത. അവിടെ എന്താണ്? ഇന്ദ്രാദി ദേവന്മാരെ ഉദ്ദേശിച്ച കർമ്മം ചെയ്യുന്നു. അവരാണെങ്കിലോ ഈശ്വരന്മാരാണ്, ഐശ്വര്യയുക്തന്മാരാണ്, അണിമാദി ഐശ്വര്യങ്ങളോടുകൂടിയവരാണ്, അലൗകികമായ സാമർഥ്യ വിശേഷങ്ങൾ ഉള്ളവരാണ് ഈ ദേവന്മാർ. അങ്ങനെ ആയിട്ടും ഈശ്വരാഹ സന്ത, ഒരീശ്വരന്മാരായിട്ടും ജീവനാർത്ഥേ അനുഗതാഹ, അവരെന്ത് ചെയ്യുന്നു? അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവർക്ക് അന്നം കഴിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, അതാണ് ജീവനാർത്ഥം. അവർ ഈ യജമാനനെ പിന്തുടരുന്നു. ഈ യജമാനന്റെ ദാസന്മാരെ പോലെ ഇരിക്കുന്നു ഈ ദേവന്മാരെല്ലാം. കാരണം എങ്ങനെ? അവർ പ്രതീക്ഷിക്കുന്നു ഇവൻ കർമ്മം ചെയ്യുന്നു. ഇവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ ഭാഗമായി അർപ്പിക്കുന്ന ഹവിസ്, അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസ് അതാണ് ഞങ്ങളുടെ ആഹാരം. അവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ആഹാരം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ദേവന്മാരെല്ലാം അനുഗതന്മാരായിരിക്കുന്നു. ഈ എന്നാണ് ഇവൻ കർമ്മം ചെയ്യുന്നത്, എന്നാണ് ഇവൻ ഹവിസ് അർപ്പിക്കുന്നത്, എന്നാണ് ഞങ്ങൾക്ക് അന്നം കിട്ടുന്നതെന്ന് പറഞ്ഞ് വെറും വായി നോക്കികളായിരിക്കുന്നു. യജമാനന്മാരെ നോക്കിയിരിക്കുന്നവരാണ് ഈ ദേവന്മാര്. ചരുപുരോടാശാദി ഉപജീവന പ്രയോജനേന പറഞ്ഞു. ചരുപുരോടാശാദികൾ, ചരു എന്ന് പറയുന്നത് പായസം നിവേദിക്കുന്ന, പുരോടാശം എന്ന് പറയുന്ന അട, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇവരെന്നാണിത് ഉണ്ടാക്കുന്നത്? ചരു എന്നാണ് നിവേദിക്കുന്നത്, പുരോടാശം എന്നാണ് ഉണ്ടാക്കി ഹവിസ് ആയി അഗ്നിയിൽ അർപ്പിക്കുന്നത്. ഇതെല്ലാം ഉപജീവന പ്രയോജനം. ഇതുകൊണ്ടാണ് എന്റെ അന്നം, ഇതുകൊണ്ട് വേണോ എനിക്ക് നിലനിൽക്കാനെന്ന് ഈ ഐശ്വര്യ യോഗമുള്ള ദേവന്മാർ ചിന്തിക്കുന്നു. എന്താണ്? അന്യഥാപി ജീവിതം ഉത്സഹന്ത. ഇവര് ഐശ്വര്യങ്ങളുള്ളവരല്ല, ഇവർക്ക് മറ്റു തരത്തിൽ ജീവിച്ചൂടെ? ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഹവിസ് ഭക്ഷിച്ചു വേണോ ഇവർ ജീവിക്കേണ്ടത്? അന്യഥാപി ജീവിതം ഉത്സഹം. മറ്റു തരത്തിലും ജീവിക്കാൻ ശേഷിയുള്ളവരാണെങ്കിലും ഇവരെന്താണ് ഇങ്ങനെ ഈ യജമാനൻ അർപ്പിക്കുന്ന ഹവിസ് അത് അന്നമായി മാറി അത് ഭക്ഷിക്കാമെന്ന് അത് നോക്കിയിരിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് എന്താ പറയുന്നത്? കൃപണാം ഹീനാം വൃത്തിമാശ്രിത്യ. ഇവർ വളരെ കൃപണന്മാരാണ്, നികൃഷ്ടന്മാരാണ്, ഹീനമായ ഉപജീവന മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നവരാണ്. ആര്? ഇന്ദ്രനും ചന്ദ്രനും ഈ ദേവന്മാരെല്ലാം പറയുന്നു. ഹീനാം കൃപണാം. കൃപണം എന്ന് പറഞ്ഞാൽ, ഹീനം എന്ന് പറഞ്ഞാൽ എന്താണ്? നികൃഷ്ട എന്നാണ്. വളരെ നികൃഷ്ടമായ ഒരു ഉപജീവന മാർഗത്തെയാണ് ഇവർ സ്വീകരിക്കുന്നത്. മനുഷ്യൻ കർമ്മം ചെയ്യണം, ഇവർ വലിയ ആൾക്കാരായി മേളിലിരുന്നിട്ടും മനുഷ്യൻ കർമ്മം ചെയ്ത് ആ ഹവിസ് ഭക്ഷിക്കണം എന്ന് കരുതി ഇരിക്കുന്നു. അതുകൊണ്ട് അവരെ നികൃഷ്ടന്മാരെന്നല്ലാതെ എന്താ? തങ്ങളിൽ ഇത്ര വലിയ അണിമാതി ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടും ഈ അല്പജ്ഞനായിരിക്കുന്ന മനുഷ്യൻ അർപ്പിക്കുന്ന ഹവിസ് ഭക്ഷിക്കാമെന്നും പറഞ്ഞ് അത് നോക്കിയിരിക്കുന്ന ഈ കൃപണന്മാർ, നികൃഷ്ടന്മാർ, ഇവരെ ഇങ്ങനെ ആക്കിയത് എന്ന സ്ഥിതാ തശ്ച പ്രശാസ്തു പ്രശാസന. ഇത് ഇങ്ങനെ ഇവരെ ഇങ്ങനെ ആക്കി തീർത്തതിന്റെ പിന്നിൽ ഒരു ഈശ്വരനല്ലെങ്കിലും നടക്കും എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ഐശ്വര്യയുക്തന്മാരായിരിക്കുന്ന അവസാനം പറയാറില്ലേ, അവനെ ഈ അവസ്ഥയിലാക്കിയത്. വലിയ നിലയിലായിരുന്നു, പക്ഷെ അവൻ ഈ അവസ്ഥയിലാക്കിയത് അത് ദൈവത്തിന്റെ കളിയാണ് എന്ന് സാധനം പറയാറ്. തണ്ടിലേച്ചി നടത്തുന്നതും ഭവാൻ, തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറയുന്നവർ, ഇത്രയും വലിയ ദേവപദവിയിലിരിക്കുന്നവർ ഇത്രയും ഹീനമായ ഒരു മാർഗത്തിൽ ഉപജീവനം നടത്തുന്നത് അത് ഈശ്വരന്റെ കളിയാണെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ശ്രുതിയാണ് പറയുന്നത്, അതിനെ വ്യാഖ്യാനിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ എന്താണ് ശ്രുതി പറഞ്ഞത്? യജമാനം ദേവാഹ അന്വായത്താഹ എന്നാണ്. യജമാനനെ ദേവന്മാർ അന്വായത്തന്മാരായിരിക്കുന്നു. യജമാനന്മാർക്ക് ദേവന്മാർ അന്വായത്തന്മാരായിരിക്കുന്നു. അന്വായത്വം എന്ന് പറഞ്ഞതിനാണ് അവരെ പിന്തുടരുന്നു എന്ന് പറഞ്ഞതിനാണ് ഭാഷ്യകാരം പറഞ്ഞത് അവർ കൃപണന്മാരാണ്, ഹീനന്മാരാണ്, നികൃഷ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട്? ഈ മീമാംസകരോടുള്ള ദേഷ്യം കൂടെ കൊണ്ടിട്ടാണ് അവർ ഇത്രയും കടുത്ത ഭാഷ ഉപയോഗിച്ചു. അതും ഉപയോഗിച്ചത് ആരെ കുറിച്ച്? ദേവന്മാരെ കുറിച്ച്. ഇവരും വായി നോക്കി ഇളന്ന് വിളിച്ച് ദേവന്മാരെ മീമാംസകരോടുള്ള ദേഷ്യം കൊണ്ടാണ്. കൃപണഹീനം, ഇത് ദൈവത്തിന്റെ കളിയാണെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും ഉയർന്ന പദവിയിലെത്തിയിട്ട് സ്വർഗത്തിലെത്തിയിട്ട് അവർ ഈ ഭൂമി നോക്കിയിരിക്കേണ്ട കാര്യമില്ല അവർക്കുണ്ട് എന്നാണ് മനുഷ്യൻ അഭിസർപ്പിക്കുന്നത്. അത് ഈശ്വരന്റെ ഒരു കളിയാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഈ ദേവന്മാർ മാത്രമല്ല, ഇന്ദ്രാദി ദേവതകൾ മാത്രമല്ല, തഥാ പിതരോപി, പിതൃദേവന്മാര്, പിതൃദേവന്മാരും അങ്ങനെയാണ്. ഇവിടെ എന്നാണ് ഇവന് പിണ്ഡത്തെ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ നോക്കിയിരിക്കുകയല്ലേ. അത് കഴിച്ചിട്ട് വേണം ആ ദേവന്റെ വിശപ്പ് മാറാൻ. അത് എത്ര ഹീനമായ വൃത്തിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പിതൃവി തദർത്ഥം ദ്രവീ ദ്രവീ ഹോമം അന്വായത്താഹാനുഗത. വേദത്തിൽ പിതൃക്കൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതാണ് മനുഷ്യൻ ചെയ്യേണ്ട ഒരു ഹോമമാണ് ദ്രവീ ഹോമം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു രൂപാന്തരം വന്ന ഭാഗമാണ് നമ്മൾ ഈ ചെയ്യുന്ന ബലിയിടലും മറ്റും. അപ്പൊ ഇത് നോക്കിയിരിക്കുന്ന ഈ പിതൃദേവതകളും എന്താണ്? വളരെ ഹീനന്മാരാണ്, നികൃഷ്ടമാണ് അവരുടെ പ്രവൃത്തി. അങ്ങനെ അവരെ ആക്കി തീർത്തതും ഈശ്വരന്റെ കളിയാണ്. സമാനം സർവം അന്യത്, ബാക്കിയെല്ലാം ഇതുപോലെ മനസ്സിലാക്കിക്കൊള്ളണമെന്നർത്ഥം. അപ്പോ ഇതെല്ലാം എന്താണ്? വലിയ വലിയ മിടുക്കന്മാരെയും ദുർബലന്മാരാക്കുന്ന ഒന്ന് ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടെന്ന് ചുരുക്കം. അത് എത്ര സാമർഥ്യമുള്ളവനെയും സാമർഥ്യഹീനനാക്കി തീർക്കുന്നത്, ഒരു സാമർഥ്യവും ഇല്ലാത്തവനെയും സാമർഥ്യമുള്ളതാക്കി തീർക്കുന്നത്, മുഖം കരോതി വാചാലം പങ്കും ലംഘേദേഗിരി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അങ്ങനെ ഒന്ന് ഉണ്ട്, അതാണ് ഈശ്വരൻ. അതാണ് സമാനം സർവമന്യ. ബാക്കിയെല്ലാം നിങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കിക്കോളണം. ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യവസ്ഥാപകനായ ഒരുവനുണ്ട്, അതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ അംഗീകരിച്ചേ കഴിയൂ എന്ന് മീമാംസകരോട് വൈദികന്മാരോട് ഇത് പറയുന്നു. അല്ലാതെ നിങ്ങൾ ഈ കർമ്മം ചെയ്ത് അതാണ് വലുതെന്ന് പറഞ്ഞ് ജീവിക്കരുത് എന്നാണ്. അങ്ങനെ ഇവിടെ എന്താണ് ഈശ്വരന്റെ അസ്തിത്വത്തെ, അന്തര്യാമിയുടെ അസ്തിത്വത്തെ സമർത്ഥിച്ചു. അപ്പോൾ ഇതും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ഇവിടെ അക്ഷരം ആത്മതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർവജ്ഞനായ സർവശക്തനായ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒന്നിനെ അംഗീകരിക്കാത്തതാണ് അദ്വൈതമെന്ന് പലരും ധരിച്ചു വച്ചിട്ടുണ്ട്. അദ്വൈതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈശ്വര ആരാധനയുടെ ഒന്നും ആവശ്യമില്ല, കാരണം അങ്ങനെ ഒരു ഈശ്വരനില്ലല്ലോ എന്നാണ് അദ്വൈതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതം വഴിതെറ്റിക്കുമെന്നൊക്കെ ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഈ ഭാഗം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ അദ്വൈതത്തിൽ ഈശ്വരനെ നിഷേധിക്കുന്നില്ല. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ജഗത്തിന്റെ സൃഷ്ടികർത്താവെന്നാണ് അദ്വൈതം പറയുന്നത്. അല്ല നീ കാണുന്നതുകൊണ്ടാണ് ഈ ലോകം ഉണ്ടായതെന്നൊന്നും അദ്വൈതം പറയുന്നത് മൂർഖ വേദാന്തമാണ്. ഈശ്വരനെ നിഷേധിക്കുന്നതും മൂർഖ വേദാന്തമാണ്, ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട്. അടുത്ത് പറയുന്നു, യോവായേതും അക്ഷരം ഗാർഗീ അവിദിത്വ അസ്മിൻ ലോകേ ജുഹോതി യജതേ തപസ്തപ്യതേ ബഹൂനി വർഷസഹസ്രാണി അന്തവദേവ അസ്യ തദ്ഭവതി യോവാ ഏതദക്ഷരം ഗാർഗീ അവിദിത്വ അസ്മാൻ ലോകാത് പ്രൈതി സകൃപണോ അഥയ ഏതദക്ഷരം ഗർഗി വിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സബ്രാഹ്മണ ഇതശ്ചാസ്തി തദക്ഷരം യസ്മാത് തദജ്ഞാനേ നിയത സംസാര ഉപത്തിർ ഭവിതവ്യം ഭവിതവ്യം തോ തേന യദ്വിജ്ഞാന തദ്വിച്ഛേദോ ന്യായോപത്തേഹി ഇതശ്ചാസ്തി തദക്ഷരം ഇനി പറയാൻ പോകുന്ന യുക്തി കൊണ്ടും അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന വേദത്തിന്റെ താല്പര്യം കൊണ്ടും അക്ഷരം കൊണ്ട് അന്തര്യാമി നിലനിൽക്കുന്നു. അന്തര്യാമി രൂപത്തിലുള്ള അക്ഷരം നിലനിൽക്കുന്നു. യസ്മാത് എന്തുകൊണ്ട് തദജ്ഞാനേ ആ തത്വത്തെ അറിയാതിരുന്നു കഴിഞ്ഞാൽ നിയത സംസാര ഉപത്തി ആ തത്വത്തെ അറിയാത്തവന് നിയതമായ സംസാരപ്രാപ്തി ഉണ്ടാകുന്നു. ജനന മരണങ്ങളുടെ പ്രാപ്തി അവനുണ്ടാകുന്നു. സുഖദുഃഖങ്ങളുടെ പ്രാപ്തി ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ സംസാരത്തിൻ്റെ നിരന്തരമായ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനന മരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സംസാരൂപത്തിൽ ഭവിതവ്യം തേന ഏത് വിജ്ഞാന തദ്വിശ്ചയതോ മറിച്ചാണെങ്കിലോ ഈ അക്ഷരജ്ഞാനം കൊണ്ട് അവന് ഈ സംസാര വിച്ഛേദം സംഭവിക്കുന്നു. ജനന മരണങ്ങളുടെ അവസാനം അവന് സംഭവിക്കുന്നു. ന്യായോപത്തെ അതിന് യുക്തിയുണ്ട്. നനു ക്രിയാദേവ തദ്വിച്ഛിത്തി മീമാംസകർ ഇവിടെ നിന്ന് അവർ ചോദിക്കുന്നു, ശരി സംസാര വിച്ഛിത്തി എന്ന് പറയുന്ന കർമ്മം കൊണ്ട് എന്താണ്? അവനിവിടെയും തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ തന്നിൽ ഒരു ആത്മാവുണ്ടെന്നറിഞ്ഞ് കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം ആത്മാവായിരിക്കുന്ന താൻ സ്വർഗത്തിൽ പോയിട്ട് സുഖങ്ങളെ അനുഭവിക്കും. അതാണ് മുക്തി. അത് കർമ്മം കൊണ്ടേ സാധ്യമാകുന്നതാണെങ്കിലും ക്രിയാദേവ കർമ്മങ്ങളിൽ നിന്നാണ് തദ്വിച്ഛിത്തി സംസാര വിച്ഛിത്തി എന്ന യുവ ഏത് അക്ഷരം ഹേ ഗാർഗി അവിദിത്വ അവിജ്ഞായസ്മിന്ദോകേ ജുഹോതി യജതേ തപസ്തപ്യതേ യദ്യപി ബഹൂനി വർഷ സഹസ്രാണി അന്തവദേവേശ്യ തദ്ഫലം ഭവതി യോ വായേത് അക്ഷരം ഹേ ഗാർഗി അല്ലയോ ഗാർഗി യാജ്ഞവൽക്കം പറയുന്നു, ഈ അക്ഷരത്തെ ഈ തത്വത്തെ അവിദിത്വ അറിയാതെ അവിദിത്വ എന്റെ അർത്ഥമാണ് പറഞ്ഞത് അവിജ്ഞായ ഈ തത്വത്തിന്റെ സാക്ഷാത്കാരം കൂടാതെ അസ്മിൻ ലോകേ ഈ ലോകത്തിൽ തന്നെ ജീവിച്ചിരുന്ന് വേദത്തെല്ലാം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ജുഹോതി എഴുതി യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നു. വൈദികനെ ഉദ്ദേശിച്ച് പറയുകയാണ്, യാഗാദി കർമ്മം ചെയ്യുന്നവൻ തപഹ തപ്യതേ. ഇനി ചിലരങ്ങനെയല്ല, അത് കഴിഞ്ഞിട്ട് കൃഷ്ണം ചാന്ദ്രായണം എന്നെല്ലാം പറയുന്ന വളരെ ശരീരത്തെ ഒരുപാട് ക്ലേശിപ്പിക്കുന്ന തപസ്സുകൾ ചെയ്യുന്നു. വിശേഷിച്ച് എന്തെങ്കിലും ഫലത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അണിമാതി ഐശ്വര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വളരെ കഠിനമായ തപസ്സുകൾ ചെയ്യുന്നു. യദ്യപി ബഹൂനി വർഷ സഹസ്രാണി ചിലർ ഒരു ജന്മം കൊണ്ടല്ല, ഒരു ജന്മം കൊണ്ട് തീരാത്ത തപസ്സുകൾ അവർ പല പല ജന്മങ്ങളിൽ അവർ ആ തപസ്സുകൾ അനുഷ്ഠിക്കുന്നു. അവർക്ക് ലക്ഷ്യമുണ്ട്, പലതും നേടാനുണ്ട്. ലൗകികമായതല്ല, അലൗകികമായ സിദ്ധിവിശേഷങ്ങൾ ശക്തിവിശേഷങ്ങൾ നേടണം. ഈ ശരീരം കൊണ്ട് ആകാശത്തിലൂടെ പറക്കണം, ഈ മനസ്സുകൊണ്ട് ഭൂത ഭാവികളെല്ലാം അറിയണം. ഇങ്ങനെയൊക്കെയുള്ള താല്പര്യത്തോടുകൂടി വലിയ വലിയ തപസ്സുകൾ ചെയ്യുന്നു. പറയുന്ന അന്തവദേവാസി തദ്ഫലം പറയുന്നു, ആ ഫലങ്ങളെല്ലാം നശിക്കുന്നതാണ്. യാഗം ചെയ്ത് സ്വർഗത്തെ നേടിയാലും ശരി, ഇവിടെ തപസ് ചെയ്ത് അതീന്ദ്രിയ വിജ്ഞാനം നേടിയാലും അതീന്ദ്രിയ ശക്തികൾ നേടിയാലും ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഈ കൽപ്പാന്തം വരെ നിൽക്കും, അത് കഴിയുമ്പോൾ അതെല്ലാം പോകും. തദ്ഫല ഉപഭോഗാന്തേ മാത്രമല്ല, ഈ ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ക്ഷീയന്തേ ഏ വാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടി പരാവര്, ഈ കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചു പോകും. അഭിജ യദ് വിജ്ഞാന അത് മാത്രമല്ല, എന്താണ് ഈ വിജ്ഞാനം കൊണ്ട് തപസ് ചെയ്താൽ യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടും, അത് നശിച്ചു പോകും. ഈ വിജ്ഞാനം കൊണ്ടാണെങ്കിലോ അവന്റെ കാർപ്പണ്യം, അത് നേരത്തെ പറഞ്ഞു ദീനത നികൃഷ്ടത ജീവഭാവത്തെ ഉദ്ദേശിച്ച പറയുന്നു, അതില്ലാതാകുന്നു. കൃപണൻ, കൃപണത എന്ന് പറഞ്ഞാൽ സാധാരണ ലൗകിക ഭാഷയിൽ അതിനെ പിശുക്കനെന്നാണ് അർത്ഥം. കൃപണ ശബ്ദത്തിന്. പക്ഷെ കദ്ദജിയ എന്ന് സംസ്കൃതത്തിൽ പറയും, കദ്ദജിയ കൃപണ ക്ഷുദ്ര കിം പച്ചാന മിതം പച എന്ന് പറയും. കിംപച്ചാന എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ അടുക്കളയിൽ ഒരു അല്പമേ പാകം ചെയ്തെത്തുള്ളൂ. എന്താണ്, അവന്റെ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ഒരധികം കൂടി അവൻ പാകം ചെയ്തിട്ട് വരുന്ന അതിഥികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാനോ ഒന്നും അവൻ തയ്യാറാകത്തില്ല. അതാണ് കിംപച്ചാന, ശകലം പാകം ചെയ്യും. എന്തുകൊണ്ടാണ്? അവൻ അവന്റെ വിത്തവ്യയത്തെ ഭയക്കുന്നു. താൻ ആർജിച്ചു വെച്ച ഈ സമ്പത്തെല്ലാം ഇങ്ങനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഭയക്കുന്നു. അതുകൊണ്ട് അവൻ കൃപണനാണ്. അവന് മറ്റൊരു പേരുകൂടി ഉണ്ട്, മിതം പച്ചാവ. അവന് സമ്പാദിക്കുന്നതിന് യാതൊരു മിതത്വവും കാണത്തില്ല. അവൻ വയറ് മുറുക്കി കെട്ടിയിട്ട് രാവും പകലും ഓടി നടന്ന് പണം ഉണ്ടാക്കും. പക്ഷേ പാകം ചെയ്യുന്നതിലും മിതം പച്ചനാണ്. പിന്നെ അമരകോശത്തിൽ കൃപണന്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നതാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ വ്യാഖ്യാനത്തിൽ. വളരെ മിതമായിട്ട് അവൻ പറഞ്ഞു, വളരെ ശ്രദ്ധിക്കും. ഇതിൽ നിന്ന് ഒരു വറ്റുപോലും അന്യന്റെ വയറ്റിൽ ചെല്ലരുത്. അല്ല, അവന് വളരെ ശ്രദ്ധയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവനെ കൃപണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണാറുണ്ടല്ലോ, എല്ലാം തനിക്ക് വേണ്ടി ആർജിക്കും, ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെയുള്ളവൻ കദരിൻ എന്ന് പറയുന്നു. ആറ് പിശുക്കൻ എന്ന് പറയും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നെല്ലാം പറയുന്നു. അത് സാധാരണ അർത്ഥത്തിൽ. ഇവിടെ കൃപണൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ പറയും. അക്ഷര അജ്ഞാനം കാർപ്പണ്യ പ്രവചനം. ഇവിടെ കൃപണൻ എന്ന് പറഞ്ഞാൽ ഈ തത്വത്തെ അറിയാത്തവൻ എന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ അർത്ഥത്തെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഹ സ്വൽപ്പമവി വിത്തക്ഷതി നക്ഷമതേ സകൃപണ. ഇത് ലോകേ പ്രസിദ്ധ. അല്പം പോലും വിത്തക്ഷതിയെ, വിത്തനാശത്തെ സഹിക്കാത്തവൻ അവനാണ് കൃപണൻ എന്നുള്ള എല്ലാവർക്കും അറിയാം. ലോകഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ തദ്വിധത്വാദ് അഖിലോപി അനാത്മവിദ അപ്രാപ്ത പുരുഷാർത്ഥതയാ കൃപണോ ഭവതി. ആത്മബോധമില്ലാത്തവരെല്ലാം കൃപണന്മാരാണ്. എന്തുകൊണ്ട്? പരമപുരുഷാർത്ഥത്തെ അവർ നേടിയിട്ടില്ല, കൃപണന്മാരാണ്. സസ്യഭാവ കാർപ്പണ്യം, അതിനാണ് ഇവിടെ പറഞ്ഞെന്താണ്, യദ് വിജ്ഞാനാത് കാർപ്പണ്യ അത്യേഹം. ഈ അക്ഷരവിജ്ഞാനം കൊണ്ട് അവന്റെ കാർപ്പണ്യം ഇല്ലാതാകുന്നു, അവന്റെ ബോധമില്ലായ്മ നശിക്കുന്നു. അപ്പം ഇവിടെ കൃപണൻ എന്ന് പറഞ്ഞാൽ ഈ തത്വബോധമില്ലാത്തവൻ എന്നാണ്. പിന്നെ ആ കൃപണ ശബ്ദം എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു? കാരണം ഒരു സാധാരണ ഒരു മനുഷ്യൻ അവന്റെ സ്വാർത്ഥത കൊണ്ട്, വിത്തത്തോടുള്ള ദുരാഗ്രഹം കൊണ്ട് അവൻ പിശുക്കനായിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു? ഇവൻ തത്വത്തെ അറിയാത്തതുകൊണ്ട് അവൻ സ്വാർത്ഥനായിരിക്കുന്നു. സ്വാർത്ഥനായിരിക്കുന്നോണ്ട് എന്ത് ചെയ്യുന്നു? അവൻ വളരെ കഷ്ടപ്പെട്ട് ധനത്തെ ആർജിച്ച് ഇവിടെയുള്ള സുഖങ്ങളിലൊന്നും അവന് തൃപ്തി പോരാഞ്ഞിട്ട് അവൻ യാഗങ്ങൾ ചെയ്ത് സ്വർഗത്തെ സുഖത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. അതവന്റെ സ്വാർത്ഥതയാണ്. അതുകൊണ്ട് അവനിവിടെ കൃപണൻ എന്നുള്ള പേര് കൊടുത്തു. നേരിട്ട് ബന്ധമില്ല, എങ്കിലും പരമ്പരയായ ബന്ധമുണ്ട്. ഇവിടെ ഈ കൃപണൻ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട്? അവന്റെ സ്വാർത്ഥപരമായ പ്രവൃത്തിയിൽ എന്തുകൊണ്ട് മുഴുകിയിരിക്കുന്നു? അവൻ ഈ തത്വത്തെ അറിയത്തില്ല. താനും അന്യനും വേറെ എന്ന് കരുതുമ്പോഴാണ് അവന് സ്വാർത്ഥത വരുന്നത്, തന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ വരുന്നത്. താനും അന്യനും തമ്മിൽ ഭേദമില്ലെന്നറിഞ്ഞാൽ പിന്നെ അവൻ തനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി അവന് ചെയ്യാൻ കഴിയില്ല. അവന്റെ പ്രവൃത്തി സർവർക്കും വേണ്ടിയായിരിക്കും. അപ്പോൾ അവൻ കൃപണനല്ല. അങ്ങനെ ഒന്ന് വേണമെങ്കിൽ എന്ത് വേണം? അവന് ആ സർവാത്മബോധം വേണം. അതുകൊണ്ട് കൃപണ ശബ്ദം ഇവിടെ വൈദികന് വേണ്ടി ഉപയോഗിച്ചതാണ്. അത് ഇവിടെ അടുത്ത് പറയും. കാരണം ഈ വൈദികൻ ഈ പൂണുനൂലൊക്കെ ഇട്ട് സിദ്ധിയും വെച്ച് ഉപനയന സംസ്കാരവും എല്ലാം ചെയ്ത് വേദ അധ്യയനം ചെയ്ത് എല്ലാം കഷ്ടപ്പെട്ടു. അവസാനം വൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവനെക്കുറിച്ച് ധരിച്ചിരിക്കുന്ന എന്താണ്? താൻ ബ്രാഹ്മണനാണെന്നാണ്. ഇവിടെ ശ്രുതി പറയുന്നു, അവൻ ബ്രാഹ്മണനല്ല, അവൻ കൃപണനാണ്. എന്നുവെച്ചാൽ ആ അവനിൽ ബ്രാഹ്മണ്യമേ ഇല്ല. ഈ വൈദിക കർമ്മത്തിലും മുഴുകിയിരിക്കുന്നവൻ പിന്നെ അവന് കൊടുക്കാമെന്നുള്ള ഏറ്റവും നല്ല വിശേഷണം കൃപണൻ എന്ന് വെച്ചാൽ നികൃഷ്ടൻ, നീചൻ എന്നുള്ള പേരാണ് അവന് യോജിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ഞാൻ ബ്രാഹ്മണനെ കുറ്റം പറഞ്ഞെന്നൊന്നും പറയരുത്, അങ്ങനെ പറഞ്ഞിരുന്നത്. അയാൾ അബ്രാഹ്മണനാണ് അതുകൊണ്ട് ബ്രാഹ്മണരേഖ ചീത്ത വിളിക്കുന്നു എന്നൊന്നും ആരും പറയരുത്. ശ്രുതിയെ വ്യാഖ്യാനിക്കുകയാണ്. ശ്രുതിയിൽ നല്ല വാക്ക് പറഞ്ഞാൽ ഞാൻ നല്ല വാക്ക് തന്നെ പറയും, ചീത്ത പറഞ്ഞാൽ എനിക്കും ചീത്ത പറയേണ്ടി വരും. അത് എന്റെ കുറ്റമല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കൃപണൻ, ദീനൻ, നികൃഷ്ടൻ എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് ഭാഷകാരൻ അവരെയൊക്കെ വിട്ടിട്ട് പറയുന്ന ആരാണോ ഈ അക്ഷര തത്വത്തെ അറിയുന്നത് അവൻ ബ്രാഹ്മണൻ, അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നു. അല്ലാത്തവരെല്ലാം ഇതിന്റെ പിറകിൽ നടക്കുന്നവൻ എന്ത് പറയുന്നു, ജുഹോതി യജതേ തപസ്തപ്യതേ. സാധാരണ ഈ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നവരെയാണ് നമ്മൾ സാധാരണ ബ്രാഹ്മണരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃപണനാണ്. അതിന് ഭാഷകാരൻ നേരിട്ടർത്ഥം പറഞ്ഞാണ് നികൃഷ്ടൻ, നീചൻ എന്ന് പറഞ്ഞു. അപ്പോൾ മറിച്ച് പറയുന്നു അടുത്തെന്താണ്, സംസാര വിച്ഛേദോ യദ് വിജ്ഞാനാഭാവാശ്ച കർമ്മ കൃപണ കൃത ഫലസീവ ഉപഭോക്ത ജനന മരണ പ്രബന്ധ ആരൂഢ സംസരതി. അവന് വിജ്ഞാനാഭാവ സംസാര വിച്ഛേദോ, അവന് ഈ തത്വബോധമില്ലാത്തതുകൊണ്ട് അവന്റെ സംസാര വിച്ഛേദം സംഭവിക്കുന്നില്ല എന്നാണ്. സംസാരത്തിന് വിച്ഛേദം സംഭവിക്കുന്നില്ല. കർമ്മകൃത് കൃപണ പറയുന്ന ഈ കർമ്മം ചെയ്യുന്നവൻ, വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവൻ അവൻ കൃപണനാണ്. കൃതഫലസ്യ ഉപഭോക്ത, അവൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ ഫലത്തെ മാത്രം അവൻ അനുഭവിക്കുന്നു. ജനന മരണ പ്രബന്ധ ആരൂഢ, അവൻ ഈ ജനന മരണങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസരതി തദസ്യ അക്ഷരം പ്രസാസിത്ര തദ്ദേത ദിക്ഷതി, അവൻ ദൈവത്തെ നിഷേധിച്ചിരിക്കുകയാണ്. ഈ കർമ്മത്തിൽ മുഴുകിയിട്ട് അവൻ ദൈവത്തെ നിഷേധിച്ചു. തദസ്യ അക്ഷരം, മറിച്ചാണെങ്കിലോ പറയുന്നു ഭാഷ്യകാരൻ പറയുന്നു, പ്രസാസിതാവായി ഒരു ഈശ്വരൻ അക്ഷരപുരുഷൻ ഉണ്ട്. തദേത ദിച്ഛതി യുവ ഏതദക്ഷരം ഗർഗി അവിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സ കൃപണ പണക്രീതൈവ ദാസാദി. പണക്രീതനായ ദാസനെപ്പോലെ എന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങിയ ഒരു അടിമയെപ്പോലെയാണ് അവൻ എന്നാണ് കൃപണൻ. കൃപണൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അടിമയെപ്പോലെ ഒരുവനാണ്. അവൻ അവന്റെ പ്രവൃത്തിക്കും ആ പ്രവൃത്തിയുടെ ഫലത്തിനും അടിമയായിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ അവന്റെ രാഗദ്വേഷാദികൾക്ക് അടിമയായിരിക്കുന്നു. അവന് ഫലചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അധ ആണ് പറയുന്നു, പറയുന്നു സപ്രതി സകൃപണോ അഥ സ ഏതദക്ഷരം ഗർഗവിദിത്വ അസ്മാ ലോകാത് പ്രൈതി. അങ്ങനെ പോകുന്നവൻ കൃപണനാണ്, നികൃഷ്ണനാണ്, നീചനാണ്. അഥ ഏതദക്ഷരം ഗർഗവിദിത്വ അസ്മാ ലോകാത് പ്രൈതി സബ്രാഹ്മണ. അപ്പോ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ പറന്നവനാണ്, അവിടെ ഈ അടയാളങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അറിവുള്ളവനാണ്, അത് ചെയ്യുന്നവനാണ് എന്നൊരു ധാരണയുണ്ട്. അതിനിവിടെ ശ്രുതി എന്ന തിരുത്തുകയാണ്. ഏതക്ഷരം ഗാർഗി വിദിത്വ, ആരാണോ ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട് അസ്മാത് ലോകാത് പ്രൈതി, ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നവൻ. ലോകം എന്ന് വെച്ചാൽ ശരീരം, ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട് ഈ ലോകത്തെ ഉപേക്ഷിച്ച് പോകുന്നു. അത് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് പ്രത്യേകം എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം ഈ വൈദിക ബ്രാഹ്മണനെന്ന് കരുതുന്ന വൈദികനും ശരീരത്തെ ഉപേക്ഷിക്കുന്നു. പക്ഷെ അവൻ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്ന എവിടേക്ക്? സ്വർഗത്തിലേക്ക്, സ്വർഗഫലത്തിന് വേണ്ടി. അങ്ങനെ പോകുന്നവനല്ല ആരാണോ ഈ തത്വത്തെ അറിഞ്ഞിട്ട് ഈ ലോകത്തെ വിട്ടുപോകുന്ന സബ്രാഹ്മണൻ, അവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കാനേ പോയില്ല. ഇതിന് യാതൊരു വ്യാഖ്യാനവും കൊടുത്തില്ല. അത് ശ്രുതി എന്തോ അതിനെ മാത്രം പറഞ്ഞു. എന്തുകൊണ്ടാണ് വ്യാഖ്യാനിക്കത്തെന്ന് നമുക്കറിയാം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുവരെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വേറെ പലതും പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രാഹ്മണ ശബ്ദം വന്നുണ്ട്, ബാക്കിയെല്ലാം പറഞ്ഞു. ബ്രാഹ്മണ ശബ്ദം വന്നപ്പോൾ അതിനെ എടുത്തങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ ഭാഷകാരൻ ഇവിടെ തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ശിഷ്യൻ എന്താ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? ക്രിസ്തു അക്ഷര പരിജ്ഞാന മൃത്യു മൃത്യു പ്രമീയതേ സൈവ ബ്രാഹ്മണോ നാന്യോ ജഗത്തി അധ്യവസീയതാം പറയുന്നു. യസ്തു അക്ഷര പരിജ്ഞാന ഈ തത്വജ്ഞാനം കൊണ്ട് മൃത്യു മൃത്യു പ്രമീയതേ മൃത്യുവിന്റെ മൃത്യുവിനെ അറിയുന്നവൻ എന്നർത്ഥം. നേരത്തെ മൃത്യുവിന്റെ മൃത്യുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ അജ്ഞാനത്തെയും നശിപ്പിക്കുന്നവൻ, ഈ സംസാരത്തെ നശിപ്പിക്കുന്നവൻ സ ഏവ ബ്രാഹ്മണ, അതാണ് പ്രത്യേകം പറയുന്നത്. അവൻ മാത്രമേ ബ്രാഹ്മണനായിട്ടുള്ളൂ എന്നർത്ഥം. ഇതാണ് ഭാഷകാരൻ പറഞ്ഞത്. ഭാഷകാരൻ സബ്രാഹ്മണ എന്ന് പറഞ്ഞു നിർത്തി വ്യാഖ്യാനിച്ചതേ ഇല്ല. അവൻ മാത്രമേ ബ്രാഹ്മണൻ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. കാരണം വേറെ ബ്രാഹ്മണരും ഉണ്ടെന്ന് ഭാഷകാരന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ ശിഷ്യൻ പറഞ്ഞു, എന്താണ് സ ഏവ ബ്രാഹ്മണൻ ന അന്യോ ജഗതി, ഈ ലോകത്തിൽ വേറെ ബ്രാഹ്മണനേ ഇല്ല എന്ന് വളരെ വ്യക്തമായും പറഞ്ഞു. ന അന്യോ ജഗതി സ ഏവ ബ്രാഹ്മണ, ഈ തത്വബോധൻ ഉള്ളവൻ മാത്രമേ ഈ ലോകത്തിൽ ബ്രാഹ്മണനുള്ളൂ എന്നുള്ള കാര്യം അധ്യവസീയത വളരെ വ്യക്തമായി നിശ്ചയിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഭാഷകാരൻ ചെയ്തില്ല. ഇവിടെ അത് വ്യാഖ്യാനിക്കേണ്ടതാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരാളെ ഉള്ളൂ. ആരാണോ തത്വബോധമുള്ളവൻ അവനാണ് ശ്രുതിസിദ്ധ ബ്രാഹ്മണൻ. ബാക്കിയുള്ളതെല്ലാം എന്താണ്? കൃപണന്മാരാണ്. കൃപണൻ അർത്ഥം പറഞ്ഞു, എന്താണ്? നികൃഷ്ടനാണ്, നീചനാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നികൃഷ്ടന്മാരാണ്. ഈ തത്വത്തെ അറിയുന്നവന് ആ അത് പറയുന്നതിനുള്ള തൻ്റെ ഇടം ധൈര്യം ഭാഷകാരനുണ്ടായില്ല, പക്ഷേ ശിഷ്യനുണ്ടായി. ഉണ്ടാകാത്തതിൻ്റെ രഹസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അത് വിശദീകരിച്ച് കൂടുതൽ ഇതിനെ മാറ്റിക്കേണ്ട കാര്യമില്ല. സർവജ്ഞ സർവകൃച്ഛാസു നിരസ്ത അശേഷ സംസ്കൃതി പ്രാപ്ത അശേഷ പുമൃത്തശ്ച ബ്രാഹ്മണോത്ര അഭിതീയതി. അത്ര എന്ന് വെച്ചാൽ ശ്രുതിയിൽ വേദത്തിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? സർവജ്ഞ. സർവജ്ഞത്വം നമ്മൾ പലതവണ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ഇനി പറയേണ്ട കാര്യമില്ല. ആ തത്വത്തെ അറിയുന്നവൻ സർവകൃതകൃത്യനായവൻ, അതാണ് സർവകൃത്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവൻ നിരസ്ത അശേഷ സംസ്കൃതി, അവനെ സംബന്ധിച്ചുള്ള ആ സംസാരത്തെ എല്ലാം അവൻ ഒഴിവാക്കിക്കഴിഞ്ഞു. ജനന മരണ രൂപത്തിലുള്ള ഈ സംസാരത്തെ അവൻ ഒഴിവാക്കി, സുഖദുഃഖ രൂപത്തിലുള്ള സംസാരത്തെ ഒഴിവാക്കി, കർത്തൃത്വ ഭോക്തൃത്വ രൂപത്തിലുള്ള സംസാരത്തെ ഒഴിവാക്കി, അഹന്ത മമത രൂപത്തിലുള്ള സംസാരത്തെ അവനില്ലാതാക്കി. അങ്ങനെയുള്ളവൻ പ്രാപ്ത അശേഷ പുമർത്തശ്ച, അശേഷ പുമർത്ഥം എന്ന് വെച്ചാൽ പരമപുരുഷാർത്ഥം, അതിനെ നേടിയവൻ അവനെയാണ് അത്ര ബ്രാഹ്മണോ അവിധീയതേ. വേദത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, ലോകത്തിൽ എല്ലാ നീചന്മാരെയും ബ്രാഹ്മണൻ എന്ന് വിളിക്കും, പക്ഷെ വേദത്തിൽ അങ്ങനെയല്ല. വേദത്തിൽ ആർക്കാണോ ഈ പറയുന്ന ഈശ്വരബോധമുള്ളവൻ അവൻ മാത്രമേ ഉള്ളൂ വേദത്തിൽ. അത് പ്രത്യേകം പറഞ്ഞെന്താണ്? സ ഏവ ബ്രാഹ്മണ. അതുകൊണ്ട് ഈ ബ്രാഹ്മണത്വ അഭിമാനം കൊണ്ട് നടക്കുന്നവരൊന്നും ബ്രാഹ്മണരല്ല, വെറും നീചന്മാരാണ് എന്നിവിടെ സ്പഷ്ടമായി പറയുന്നു. പക്ഷെ ഈ ബ്രാഹ്മണ ശബ്ദം വേറെ എവിടെയെങ്കിലും ഒരു സന്ദർഭത്തിലാണ് പ്രയോഗിച്ചിരുന്നെങ്കിൽ ഭാഷകാരൻ അവിടെ തകർത്ത് വ്യാഖ്യാനിച്ചത്. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ഇതാണ്, അതാണ്, ക്ഷത്രിയന്റെ മേലെ ഉള്ള ആളാണ്, അവനെക്കാളും നീചനാണ് ക്ഷത്രിയൻ, അതാണ് ഇതാണ് എന്തെല്ലാം പറഞ്ഞത്. അവനെ അധികാരമുള്ളൂ, ബാക്കിയുള്ളവർക്ക് അധികാരമില്ല, ഇതെല്ലാം പറഞ്ഞത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ശ്രുതി ബ്രാഹ്മണ ശബ്ദത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഭാഷ്യകാരൻ അവിടെ നിശബ്ദനായി, ഒന്നും വ്യാഖ്യാനിക്കാനില്ല. പറഞ്ഞ പക്ഷം ബ്രഹ്മജ്ഞാനി എന്നൊരു വാക്കുപോലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാഖ്യാനിച്ചില്ല ആ ഭാഗത്തെ. അടുത്ത് പറയുന്നു, തദ്വാ ഇതദക്ഷരം ഗാർഗീ അദൃഷ്ടം ദ്രഷ്ടൃ അശ്രുതം ശ്രോതൃ അമതം മന്ത്രൃ അവിജ്ഞാതം വിജ്ഞാതൃ നാന്യതതോ അസ്തി ദ്രഷ്ടൃ നാന്യ അതോ അസ്തി ശ്രോതൃ നാന്യത് അതോ അസ്തി മന്ത്രൃ നാന്യത് അതോ അസ്തി വിജ്ഞാതൃ ഏതസ്മിൻ ഖൽനു ഖലു അക്ഷരം ഗാർഗീ ആകാശേ ഓതശ്ച പ്രോതശ്ചേതി. ഇവിടെയെല്ലാം ഗാർഗീ അദൃഷ്ടം ആ ദ്രഷ്ടൃ ദൃഷ്ടൃ അശ്രുതമെന്ന് വേർതിരിച്ച് വായിക്കുമ്പോൾ ദ്രഷ്ടൃ അശ്രുതം, അവിടെ സന്ധി വന്നിട്ട് ദ്രഷ്ടശ്രുതമെന്നായിരിക്കുകയാണ്. അതുപോലെ ശ്രോതൃ അമതം, അവിടെ ഒരു അകാരം വന്നു, ഋകാരത്തിന്റെ സ്ഥാനത്ത് രാവന്നു. ശ്രോതൃ അമതം മന്ത്ര അവിജ്ഞാതം അങ്ങനെ വന്നിരിക്കുന്നു. പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.